വിക്രിയാം ദുഃഖേ സാക്ഷിസൗകാവികാരിണഃ ധീവിക്രിയാസഹസ്രാണാം സാക്ഷിസോഹം അവിക്രിയഃ. വിക്രിയാം ദുഃഖി വെറുതെ വിക്രിയാം ദുഃഖി നസ്യാത്. വെറുതെ വിക്രിയാം ദുഃഖി നസ്യാത്. ഇവിടെ രണ്ടു കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ദുഃഖിയായിരിക്കുന്ന ഞാൻ സാക്ഷിതാക്കാ വികാരണ, പിന്നെ അതിന് സാക്ഷിയായിരിക്കുന്ന ഞാൻ, രണ്ട് ഞാനിനെ കുറിച്ച് പറയും. അന്ധകരണത്തിൽ പൊതുവെ അന്ധകരണം എന്ന് പറയും, മനസ്സെന്നും പറയാം. ദുഃഖം പ്രത്യക്ഷപ്പെടുമ്പോൾ, അവിടെ ദുഃഖം വരുമ്പോൾ അതിനെ പറയാം അന്ധകരണത്തിൻ്റെ വികാരമാണെന്ന് പറയും. അന്ധകരണ വികാരം സംഭവിക്കുമ്പോൾ ഞാൻ അഹംബോധമുണ്ടല്ലോ, എപ്പോഴും അഹംബോധം അതിനോട് താതാന്യപ്പെടുന്ന ദുഃഖത്തോട് ഉണ്ടാകുന്നതാണ് ദുഃഖി എന്ന് പറഞ്ഞ അഹം ദുഃഖി എന്നുള്ള അനുഭവം. അങ്ങനെ ഒരു വികാരം കൂടാതെ, വികാരം എങ്ങനെയൊക്കെ സംഭവിക്കണം, ഒന്ന് അന്ധകരണത്തിൽ സംഭവിക്കണം. അന്ധകരണത്തിൽ പ്രതികൂലമായ എന്തെങ്കിലും അനുഭവം ഉണ്ടാവും, അതാണ് ദുഃഖവികാരത്തിന് കാരണം. അങ്ങനെ എനിക്കിത് പ്രതികൂലമാണ് എന്ന് തോന്നണം. അന്ധകരണത്തിൽ അതിൻ്റെ ഫലമായി ഒരു പരിണാമം സംഭവിക്കുക, ദുഃഖപരിണാമം എന്ന് പറയും. അന്ധക്കരണത്തിന്റെ തന്നെ ഒരു മാറ്റം സംഭവിക്കുന്നതാണ്, മനസ്സിന്റെ തന്നെ മാറ്റം സംഭവിക്കുന്നു. മനസ്സ് വികാരിയായതുകൊണ്ട് അതിൽ വികാരം സംഭവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ മനസ്സെന്ന് പറയുന്നത് എപ്പോഴും ഈ ചിതാഭയോടുകൂടിയതാണ്. കഴിഞ്ഞ ദിവസം നമ്മളത് പറഞ്ഞു, ചിതാഭ. അപ്പോൾ അവിടെ മനസ്സിൽ എന്താണോ സംഭവിക്കുന്നത് അതാ ചിതാഭയിന് സംഭവിക്കും. അവിടെയുള്ള ചൈതന്യത്തിൽ സംഭവിക്കും. അപ്പോൾ മനസ്സിൽ എന്ത് സംഭവിച്ചു? ദുഃഖം എന്നുള്ള ഒരു പരിണാമം സംഭവിച്ചു, ഒരു മാറ്റം സംഭവിച്ചു. ഉടനെ അവിടെ വന്ന ചൈതന്യത്തിനും ആ മാറ്റം സംഭവിക്കുന്നു. ചൈതന്യത്തിൽ മാറ്റം സംഭവിക്കുമ്പോൾ ദുഃഖി എന്ന് വരുന്നു. അവിടെ ചൈതന്യവും മനസ്സും വേറെ വേറെ നിൽക്കുകയല്ല. മനസ്സ് എത്ര കാലം നിൽക്കുന്നു, മനസ്സ് ഏതു കാലം വരെ നിൽക്കും? സുഷുപ്തി വരെ നിൽക്കും. ജാഗ്രതയിൽ അനിശ്ചിതമായി നിൽക്കും. അത്രയും കാലം അതിന് ചൈതന്യത്തെ വിട്ടിട്ട് ഒരു നിമിഷം പോലും നിൽക്കാൻ കഴിയില്ല. അത് ചൈതന്യ ഛായയോടുകൂടിയേ ഇരിക്കും. മനസ്സിലേക്ക് ഇത്ര ഒരു പരിണാമം വരുമ്പോൾ, മനസ്സ് അങ്ങനെ മാറുമ്പോൾ പ്രതികൂലതകൾ കൊണ്ട് മാറുന്നതാണ് മനസ്സ്. പല കാരണങ്ങളും പറയും, ബാഹ്യമായ വിഷയങ്ങളാകാം, അല്ലെങ്കിൽ ആ മനസ്സിൽ തന്നെയുള്ള സംസ്കാരങ്ങളാകാം. എന്തെങ്കിലും കാരണങ്ങളെ കൊണ്ട് മനസ്സിൽ പരിണാമം സംഭവിക്കും. സുഖമായി വരുന്നു, ദുഃഖം വരുന്നു, ലജ്ജ വരുന്നു, ഭയം വരുന്നു, ഈർഷ്യ വരുന്നു, പലതരത്തിലുള്ള പരിണാമങ്ങൾ മനസ്സിൽ സംഭവിക്കുന്നു. അത് ചിച്ഛായോടുകൂടിയിരിക്കുന്നതുകൊണ്ട് ഉടനെ, അതായത് ബോധത്തോട് അറിവോടുകൂടിയിരിക്കുന്നതുകൊണ്ട് ഉടനെ അനുഭവം വരുന്നു, ദുഃഖി. അപ്പോൾ അവിടെ പരിണാമം എവിടെയൊക്കെ സംഭവിക്കുന്നു? മാറ്റം, വിക്രിയ ഒന്ന് ആ മനസ്സിൽ തന്നെ സംഭവിച്ച പരിണാമങ്ങൾ, അതൊരു വികാരമാണ്. പിന്നെ ചൈതന്യവും അതുമായിട്ടുള്ള താതാത്മ്യം, അതൊരു വികാരമാണ്. ചൈതന്യം, ശുദ്ധമായിരിക്കുന്ന ചൈതന്യം അതിനോട് താതാത്മ്യപ്പെട്ടു. ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ മുമ്പ് പറഞ്ഞാണ് അതിസൂക്ഷ്മമായ ബുദ്ധി ആ ചൈതന്യത്തെ സ്വീകരിക്കുന്നു. അതിന് ബിംബപ്രതിബിംബം പോലെ, എങ്ങനെയാണോ ബിംബത്തിൽ നിന്നും പ്രതിബിംബത്തെ സ്വീകരിക്കുന്നു സ്വച്ഛമായ പദാർത്ഥം, അതുപോലെ ചൈതന്യത്തിൽ നിന്നും അതിൻ്റെ ആഭാസ് എന്ന് പറയുന്നു, ആഭാസ് അതിൻ്റെ ഒരു പ്രതിബിംബത്തെ സ്വീകരിക്കുന്നു. ഇപ്പോൾ ഇവിടെ എല്ലാ സ്ഥലത്തും വികാരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വികാരം കൊണ്ടെന്ന് വരുന്നത് ദുഃഖി എന്ന് പറഞ്ഞാൽ അഹം ദുഃഖി എന്നുള്ള അനുഭവം ഉണ്ടാവുന്നു. അങ്ങനെ ഒരു വികാരം സംഭവിച്ചില്ലെങ്കിലോ ഈ ഒരു അനുഭവം ഉണ്ടാകത്തില്ല, അഹം ദുഃഖി എന്നുള്ള അനുഭവം ഉണ്ടാകത്തില്ല. അതാണ് ഇവിടെ പറഞ്ഞത്, ഹൃദയ വിക്രിയാം, വിക്രിയ കൂടാതെ ദുഃഖി നസ്യ. ദുഃഖി എന്ന് പറയുന്ന ഒരനുഭവം ഉണ്ടാകത്തില്ല, ഞാൻ ദുഃഖിയാണ് എന്നുള്ള ഒരനുഭവം ഉണ്ടാകത്തില്ല. അപ്പോൾ ഏതിനോടാണോ രണ്ടു തരത്തിലൊന്ന്, അന്ധക്കരണത്തിൽ ഏത് പരിണാമമാണോ ദൃഢമായിരിക്കുന്നത്, ദുഃഖം വളരെ ദൃഢമായ പരിണാമമാണെന്ന് തീവ്രം എന്ന് പറയും. അവിടെ അല്പമായ മൃദുവായ സുഖപരിണാമങ്ങളൊന്നും വന്നാൽ അറിയത്തില്ല, ചെറിയ സുഖമൊന്നും അറിയാൻ പറ്റത്തില്ല. ദുഃഖം അധികരിച്ചിരിക്കുമ്പോൾ സുഖത്തിൻ്റെ നിമിത്തങ്ങൾ വന്നിട്ട് ചെറിയ എന്തെങ്കിലും സുഖമൊന്നും അത് അറിയത്തില്ല. അതുപോലെ തന്നെ സുഖം അധികരിച്ചിരിക്കുമ്പോൾ ദുഃഖത്തിന്റെ ചെറിയ പരിണാമങ്ങൾ സംഭവിച്ചാൽ അവിടെ ചൈതന്യ താതാത്മ്യം എല്ലാം ഉണ്ട്, പക്ഷെ അതറിയുന്നില്ല. അപ്പോൾ ഏതാണോ തീവ്രമായ പരിണാമം അതിലാണ് ആ താതാത്മ്യം കൂടുതൽ പ്രകടമാകുന്നത്. അപ്പോൾ അത് സുഖീന്നാകാം, ദുഃഖീന്നാകാം, മറ്റ് ഏത് വികാരങ്ങളുമാകാം. ഇവിടെ ദുഃഖിയെന്ന് പറഞ്ഞെങ്കിലും എല്ലാ വികാരങ്ങളും എടുക്കണം. ഈ വികാരങ്ങളുടെ അനുഭവം, സുഖി ദുഃഖി എന്നുള്ള ഈ അനുഭവങ്ങൾ സംഭവിക്കുന്നത് അവിടെ വികാരങ്ങൾ മാറ്റം പരിണാമം സംഭവിക്കുന്നത് കൊണ്ടാണ്. പക്ഷെ ഈ പരിണാമങ്ങളെല്ലാം സംഭവിക്കുന്നത് മനസ്സിന്റെ തലത്തിലാണ്. അങ്ങനെ സംഭവിക്കുമ്പോഴും ആ പരിണാമങ്ങൾ സംഭവിക്കുന്ന അതേ കാലത്ത് അതേ സ്ഥലത്ത് തന്നെ ഈ പരിണാമങ്ങൾ സംഭവിക്കാത്ത ഒരാളുണ്ട്, അതാണ് സാക്ഷി എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ ഒരു സാക്ഷി സ്വീകരിക്കുന്നതിന് വേർതിരിക്കാൻ വയ്യ. ഞാൻ ദുഃഖിയായിരിക്കുമ്പോൾ പൂർണ്ണമായും ഞാൻ ദുഃഖിയാണ്, ഞാൻ സുഖിയായിരിക്കുമ്പോൾ ഞാൻ പൂർണ്ണമായും സുഖിയാണ്. എന്നാൽ അവിടെ ഒരു സാക്ഷിയുണ്ട്, അത് ഈ വികാരിയല്ല, വികാരിയിൽ നിന്ന് വേറിട്ട് അവിടെ ആ വികാരം സംഭവിക്കുന്നിടത്ത് തന്നെ ഈ ചൈതന്യം സാക്ഷിഭാവത്തിന് നിൽക്കുന്നുണ്ട്. എന്തിനവിടെ ഒരു സാക്ഷി സ്വീകരിക്കുന്നത്? കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു പ്രതിബിംബമാണ് നമ്മുടെ. പക്ഷെ അങ്ങനെ ഒരു പ്രതിബിംബത്തെ കാണണമെന്നുണ്ടെങ്കിൽ ആ പ്രതിബിംബത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ അവിടെ മുഖ്യമായും ഉണ്ടായേ പറ്റൂ. പ്രതിബിംബത്തിൽ തന്നെ ശ്രദ്ധിക്കുന്ന ഒരാൾ ആള് അതിൻ്റെ തൻ്റെ സൗന്ദര്യമോ അല്ലെങ്കിൽ തൻ്റെ വൈരൂപ്യമോ എന്തെന്ന് വെച്ചാൽ കാണും. അത് ആ കാണുന്നത് താനാണ് എന്ന് കാണും. പക്ഷെ അതേസമയം ആ പ്രതിബിംബത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നവിടെ ഉണ്ടായാലേ ആ പ്രതിബിംബത്തെ കാണാൻ പറ്റും. ഒന്നെന്താണ്? കണ്ണാടി. മറ്റൊന്നെന്താണ്? മുഖം. ഇത് രണ്ടും അവിടെ സാക്ഷിയാണ്. പക്ഷെ അത് സാക്ഷി, അങ്ങനെ ഒരു സാക്ഷിയില്ലാതെ പ്രതിബിംബം സാധ്യമല്ല. ഇത് രണ്ടും ഇല്ലാതെ പ്രതിബിംബം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അതിൽ നിന്നും വേറിട്ടിരിക്കുന്നു, പ്രതിബിംബത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കുന്നു. കണ്ണാടി പ്രതിബിംബത്തിൽ നിന്ന് സ്വതന്ത്രമാണെന്നുണ്ട്, അവിടെ വേറെയും പ്രതിബിംബങ്ങൾ വരാം. ഇനി പ്രതിബിംബമൊന്നും വരാതിരിക്കാം. മുഖവും അതുപോലെ തന്നെയാണ്, ആ പ്രതിബിംബത്തിൽ നിന്നും വേറിട്ടതാണ് മുഖം. അപ്പോ ഇത് രണ്ടും വേറിട്ടിരിക്കുന്നു, ഒന്നാ കണ്ണാടി മറ്റൊന്ന് മുഖം, അതിൽ നിന്ന് വേറിട്ടിരിക്കുന്നു. സ്വച്ഛമായിരിക്കുന്ന കണ്ണാടി അത് പ്രതിബിംബഗ്രഹണ സാമർഥ്യമുള്ളതാണ്, അതിൻ്റെ മുഖത്തിൻ്റെ സാന്നിധ്യത്തിൽ അത് പ്രതിബിംബത്തെ ഗ്രഹിച്ചു തന്നെ തീരും. പക്ഷെ മുഖമില്ലെങ്കിലോ? അത് ഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ മുഖവും അത് ആ കണ്ണാടിയുടെ സാന്നിധ്യത്തിലേ ഉള്ളൂ അതിന് പ്രതിബിംബഗ്രഹണ സാമർഥ്യം, ഇല്ലെങ്കിൽ അതില്ല. അതുപോലെ ഇവിടെ ഈ പ്രതിബിംബമാണ് ദുഃഖി എന്നുള്ള അനുഭവം. ഈ അനുഭവം ഉള്ളപ്പോൾ തന്നെ ഇതിന് സാക്ഷിയായി ഒരു ചൈതന്യം ഉണ്ടായാലേ തീരും. ആ ദർപ്പണത്തിന്റെ സ്ഥാനത്തായി അന്ധകരണം, സ്വച്ഛമായ ബുദ്ധി, പക്ഷെ അതുമാത്രം പോരല്ലോ, അവിടെ ഒരു പ്രതിബിംബം വന്നല്ലോ, അതിന് ചിദാഭാസം എന്ന് പറയുന്നു. അത് സംഭവിക്കുമ്പോൾ തന്നെ അവിടെ സാക്ഷി ഉണ്ടായിരിക്കും, ബിംബം ഉണ്ടായിരിക്കും. അപ്പം ആ ബിംബത്തെ ആശ്രയിച്ചിട്ട് മാത്രമാണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ ബിംബത്തിലാണ് അനുഭവം ഉണ്ടാകുന്നത്. അതുപോലെ മുഖം എന്ന് പറയുന്ന ഒരു ബിംബത്തെ ആശ്രയിച്ചിട്ടാണ് അവിടെ പ്രതിബിംബം ഉണ്ടാകുന്നത്. ഏത് സമയത്താണോ വികാരിയായി സുഖി ദുഃഖി എന്നുള്ള അനുഭവം ഉണ്ടാകുന്ന അതേ സമയം തന്നെ അതിനു കാരണമായ സാക്ഷിയുണ്ട്. ഈ സാക്ഷിയിൽ ഈ വികാരം സംഭവിക്കുന്നുണ്ടോ? ഇതേ സമയം തന്നെ സംഭവിക്കുന്നുണ്ടോ? പ്രതിബിംബമായിരിക്കുന്ന മുഖത്തിൽ അഴുക്ക് പറ്റിയിരിക്കാം. കണ്ണാടിയിൽ അഴുക്കുണ്ടെങ്കിൽ മുഖവും, കണ്ണാടിയിൽ പൊട്ടലുണ്ടെങ്കിൽ പ്രതിബിംബവും പൊട്ടിയിരിക്കും. അതൊക്കെ അവിടെ സംഭവിക്കാം. പക്ഷെ അതേസമയം ആ ബിംബമായ മുഖം അതേസമയം തന്നെ, എപ്പോഴാണോ പ്രതിബിംബമുള്ള അതേസമയം തന്നെ അവിടെ സാക്ഷിയായി നിന്നേ മതിയാവും. എന്നാലേ പ്രതിബിംബം സംഭവിക്കും. ഇത് വിവേകം ചെയ്യുന്ന ഒരുവന് ബോധ്യപ്പെടുന്നു. ഈ ഓരോ അനുഭവത്തിനും ഈ അനുഭവം എന്ന് പറയുന്നത് അറിവാണ്, ചൈതന്യമാണ്. ഈ അനുഭവ സാക്ഷിയായും അനുഭവം നിൽക്കുന്നുണ്ട്. അതങ്ങനെ അതിൽ നിന്ന് വേറിട്ട് പിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ആ അനുഭവ സാക്ഷിയായിരിക്കുന്ന ചൈതന്യത്തെ ആശ്രയിച്ചിട്ടാണ് അനുഭവ രൂപത്തിലുള്ള ഈ വികാരങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അത് വിവേചനം ചെയ്യുമ്പോൾ മനസ്സിലാവുന്നു, അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഞാൻ ദുഃഖിയാണ്, അതേസമയം ഞാൻ ദുഃഖത്തിന് സാക്ഷിയുമാണ്. ഇങ്ങനെ വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല. അതൊരു പരമാർത്ഥമാണ്, പരമാർത്ഥമാണെന്ന് വിചാരിച്ചു നമ്മൾ അറിയണമെന്നില്ല. കയർ കയറായിട്ടും ഇരിക്കുന്നു, അതേസമയം തന്നെ അത് സർപ്പമായിട്ടും അനുഭവപ്പെടുന്നു. ഇത് രണ്ടും ഒരേ കാലത്ത് തന്നെയാണ്. കയർ കയറായിരുന്നാൽ മാത്രമേ സർപ്പമായി അനുഭവപ്പെടാൻ പറ്റൂ. അത് കയറല്ലാതിരുന്നാൽ പിന്നെ സർപ്പ അനുഭവമില്ല. അതല്ലതിൻ്റെ അധിഷ്ഠാനമായിരിക്കുന്നു. അതുപോലെ ഇവിടെ എപ്പോഴാണോ താൻ ഈ വികാരിയായി സുഖിയായി ദുഃഖിയായി ഇരിക്കുന്നത്, അതേസമയം തന്നെ താൻ സാക്ഷിയായും ഇരിക്കുന്നു. ആ സാക്ഷിത്വം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചുണ്ടാക്കിയെടുക്കുന്നതല്ല. ആ ഞാൻ സാക്ഷിയാണെന്ന് ഭാവന ചെയ്യുന്നു, അപ്പം സാക്ഷിയാവുന്നു, അങ്ങനെയല്ല. ഭാവന ചെയ്താലും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും സാക്ഷി അവിടെ ഉണ്ടായിരിക്കണം, താൻ സാക്ഷിയായി തന്നെ ഇരിക്കണം. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവൻ പറയുന്നു, വിചാരം ചെയ്യുന്നവൻ പറയുന്നു, ആ ഈ ഞാൻ സുഖിയായും ദുഃഖിയായി ഇരിക്കുമ്പോൾ അതേസമയം തന്നെ ഞാൻ ബിംബമായി ഇരിക്കുന്നു. ഞാൻ തന്നെ പ്രതിബിംബമായിരിക്കുമ്പോൾ ഞാൻ തന്നെ അവിടെ ബിംബമായി ഇരിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം, വികാരമില്ലാത്ത സുഖി ദുഃഖി എന്നുള്ള വികാരം എന്ന് പ്രത്യേകം പറയുന്നു. സുഖി ദുഃഖി തുടങ്ങിയ വികാരങ്ങളില്ലാത്ത ഒന്നാണ് സാക്ഷിയായിരിക്കുന്ന ഞാൻ. അതാണ് അടുത്ത് പറയുന്നത്, സാക്ഷിത ക വികാരണ, വികാരിയല്ല സാക്ഷി, മറിച്ച് വികാരത്തിന് സാക്ഷിയാണ്. വികാരിയല്ല, വികാരമുള്ളതല്ല, മറിച്ച് വികാരത്തിന് സാക്ഷി എന്നാണ്. സാക്ഷിയിൽ എന്തെങ്കിലും വികാരമുണ്ടോ? ആ സാക്ഷിയിലും അങ്ങനെ ഒരു വികാരം ഉണ്ടാവണം എന്ന് വാശി പിടിച്ചാൽ എന്താണ്? അത് ആ സാക്ഷിത്വം തന്നെ, മറ്റൊന്ന് മറ്റൊരു വികാരമില്ല. എന്താണ് ഈ വികാരങ്ങൾക്കെല്ലാം സാക്ഷിയായിരിക്കുക എന്നുള്ളതാണ്. സ്വച്ഛമായ ദർപ്പണം പോലെ അതിനും ഒരു മാറ്റം വന്നിരിക്കുന്നു അവിടെ. എന്താണ്? അതിൽ പ്രതിബിംബം പതിച്ചിരിക്കുന്നു. അതുവരെ പ്രതിബിംബം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പ്രതിബിംബം വന്നു, അത് പ്രതിബിംബത്തോട് കൂടിയതായി. അല്ല, സാക്ഷിന് ഇപ്പോൾ ഒരു മാറ്റം വന്നിരിക്കുന്നു. എന്താണ് അത്? സാക്ഷ്യത്തോട് കൂടിയതായി. സാക്ഷി എന്ന് പറയുമ്പോൾ സാക്ഷ്യം വരും. സാക്ഷ്യം എന്ന് പറയുന്നതാണ് സുഖി ദുഃഖി. അത് വരുമ്പോൾ അവിടെ സാക്ഷ്യം വരും. അങ്ങനെ ഒന്നില്ലെങ്കിലോ, ഒരു സാക്ഷിഭാവം ഇല്ലെങ്കിലോ, ഈ സുഖി ദുഃഖി എന്ന് പറയുന്ന അനുഭവം ഒരിക്കലും ഉണ്ടാകത്തില്ല. ആർക്കുണ്ടാകാനും പ്രതിബിംബം എന്താ പ്രതിബിംബത്തിനുണ്ടാകും. ഇല്ല, അവിടെ കണ്ണാടി വേണ്ടേ? അല്ലെങ്കിൽ മുഖം വേണ്ടേ? അല്ലാതെ ആർക്കാ പ്രതിബിംബം ഉണ്ടാകുന്നു? കണ്ണാടിയുടെ സ്ഥാനത്താ അന്ധകരണവും മുഖത്തിന്റെ സ്ഥാനത്താ ചൈതന്യവും നിന്നാലേ ഉണ്ടാകും. അപ്പോൾ ആ ചൈതന്യം സാക്ഷിയായിരിക്കുന്നു. ആ ചൈതന്യത്തിന് ഈ വികാരങ്ങളെല്ലാം സാക്ഷ്യമായിരിക്കുന്നു. ഇത് പരമാർത്ഥത്തിൽ സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് സാക്ഷി ഉപാസന. സാക്ഷ്യമായ ഈ വികാരങ്ങൾക്കെല്ലാം ഞാൻ സാക്ഷിയായിരിക്കുന്നു എന്ന് ധ്യാനിക്കുന്നത് അതിനെ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് സാക്ഷിത്വത്തെ. അപ്പോൾ സദാസമയവും ഈ ചിത്ത് അറിവ് ഈ രണ്ട് ഭാവത്തിൽ നിൽക്കുന്നു, സാക്ഷിയായും സാക്ഷ്യമായും. ഏതുവരെ ഈ ജാഗ്രതത്തിൽ ഏതുവരെ സുഖദുഃഖാദി അനുഭവങ്ങളുണ്ടോ അതുവരെ. അതുകൊണ്ട് ഇവിടെ ഒരു സാക്ഷ്യത്തെ സ്വീകരിച്ചേ മതിയാവും. ഇല്ലെങ്കിൽ ഇതെല്ലാം ആർക്ക്? ഈ വികാര സുഖി ദുഃഖി തുടങ്ങിയ അനുഭവങ്ങൾ ആർക്ക് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടാം. സുഖി സുഖം ആർക്ക്? സുഖിക്കുന്നവൻ. ദുഃഖം ആർക്ക്? ദുഃഖിക്കുന്നവൻ. സുഖം സുഖിക്കുന്നവനാണ്, ദുഃഖം ദുഃഖിക്കുന്നവനാണ്. സുഖത്തെ അനുഭവിക്കുന്നവനാണ് സുഖം, ദുഃഖത്തെ അനുഭവിക്കുന്നവനാണ് ദുഃഖം എന്ന് പറഞ്ഞാലോ എന്തിനാവൊരു സാക്ഷി? സുഖമനുഭവിക്കുന്നവൻ സുഖം, ദുഃഖം അനുഭവിക്കുന്നവൻ ദുഃഖം. അത് മതിയാകുമോ? ഇല്ല. ഈ സുഖം അനുഭവിക്കുന്നവൻ, ദുഃഖം അനുഭവിക്കുന്നവൻ, അവനെവിടെയാ? അവൻ സാക്ഷിക്ക് മുമ്പിൽ സാക്ഷ്യമായി നിൽക്കുന്നു. എന്താ? അവന് സ്വയം നിലനിന്നൂടെയില്ല, കാരണം അവൻ വികാരിയാണ്. എന്നുവെച്ചാൽ അവനിപ്പോ സുഖിയായിരിക്കുന്നു, അടുത്ത നിമിഷം അവൻ ദുഃഖിയാകുന്നു. അവന്റെ സ്വരൂപത്തിന് തന്നെ മാറ്റം സംഭവിക്കുന്നു. അല്പം മുമ്പ് ഞാൻ സുഖിയായിരുന്നു, ഇപ്പൊ ദുഃഖിയായി, കുറച്ചു കഴിഞ്ഞ് ഭയമുള്ളവനാകുന്നു. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഒരാള് തന്നെ ഇങ്ങനെ മറന്നു എന്ന് വരുത, ഇപ്പൊ സുഖിയായിരിക്കുന്നു, ഇല്ല ദുഃഖിയായിരിക്കുന്നു. അയാൾ പോരെ, പിന്നെ എന്തിനാ സാക്ഷി? പോരാ. എന്തുകൊണ്ട്? ഞാൻ സുഖിയായിരിക്കുന്നു, ഞാൻ ദുഃഖിയായിരിക്കുന്നു, ഇതിങ്ങനെ മാറി മാറി സംഭവിക്കുന്നുണ്ടെങ്കിലും അവിടെ സുഖിയായിരുന്ന ഞാൻ വേറെ, ദുഃഖിയായിരുന്ന ഞാൻ വേറെ എന്ന അനുഭവമില്ല. സുഖിയും ദുഃഖിയും വേറെയാണ്. ഇപ്പൊ സുഖിയായിരിക്കുന്നു, അത് കഴിഞ്ഞ് ദുഃഖിയായിരിക്കും. പക്ഷെ ഞാൻ സുഖിയായിരിക്കുന്ന ഞാൻ വേറെ, മുമ്പ് സുഖിയായിരുന്ന ഞാൻ അന്യനാണ്, ഇപ്പൊ ദുഃഖിയായിരിക്കുന്ന ഞാൻ വേറെയാണ്. അങ്ങനെയല്ല, സുഖിയായിരുന്ന ഞാൻ തന്നെയാണ് ഇപ്പോൾ ദുഃഖിയായിരിക്കുന്നത്. ഈ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ഒരാളപ്പോ ഉണ്ട്. അതാണ് സാക്ഷി. അതുകൊണ്ടാണ് സുഖിയും ദുഃഖിയുമായിരിക്കുന്ന ഈ സുഖിയും ദുഃഖിയും മാത്രം അംഗീകരിക്കാൻ കഴിയാത്തത്. അതിനെ മാത്രം സ്വീകരിച്ചു കഴിഞ്ഞാൽ അനുഭവത്തിൽ രണ്ടും വേറെയാണ്. ഞാൻ ഇപ്പം സുഖിയായിരിക്കുന്നു, അടുത്ത് ദുഃഖിയായിരിക്കുന്നു. പക്ഷേ രണ്ടും വേർപിരിയുന്നില്ല. പറയുന്നു, സുഖിയായിരുന്ന ഞാൻ തന്നെ ദുഃഖിയായിരിക്കുന്നു. ഒരേ ദർപ്പണത്തിൽ പല ബിംബങ്ങൾ മാറി മാറിപ്പോകും. അതുപോലെ അല്ലെങ്കിൽ ഒരുവന്റെ തന്നെ പ്രതിബിംബങ്ങൾ പല ദർപ്പണത്തിൽ പതിയുന്നു. അതുപോലെ സുഖി ദുഃഖി എന്നുള്ള ഈ അനുഭവങ്ങളിലെല്ലാം പറയുന്നു ഒരു പ്രത്യഭിജ്ഞ. അത് താൻ തന്നെയാണ്. ആരാണ് ആ താൻ? ഈ മാറുന്ന സുഖി ദുഃഖികളിലെല്ലാം മാറാതിരിക്കുന്ന താൻ ആരാണ്? ഈ സുഖിയെയും ദുഃഖിയെയും പ്രകാശിപ്പിക്കുന്ന താൻ. ഈ സുഖിക്കും ദുഃഖിക്കും സാക്ഷിയായിരിക്കുന്ന താൻ. അതുകൊണ്ടാണ് അവിടെ ഒരു സാക്ഷിയെ സ്വീകരിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ സുഖിയും ദുഃഖിയൊക്കെ എന്തായി? കേവലം സാക്ഷ്യമായി. അപ്പോൾ ഈ സാക്ഷിക്ക് മാറ്റം സംഭവിക്കാമോ? ഇല്ല. സാക്ഷിക്ക് മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ സുഖിയായിരുന്നവൻ തന്നെ ഇപ്പോൾ ദുഃഖിയായിരിക്കുന്നു എന്ന് പറയുന്ന അനുഭവം ഇല്ലാതെ പോകും. ഈ അനുഭവത്തിനൊരു ആധാരം വേണം, ഈ രണ്ടിൽ നിന്നും വേറിട്ട ഒരാധാരം. അപ്പോൾ ആ ആധാരം എന്താണ്? വികാരിയല്ല. എന്നാലത് ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്നു. അതുകൊണ്ട് അതിന് സാക്ഷി എന്ന് പേര് കൊടുത്തു. അപ്പൊ ഇവിടെ മൂന്നെണ്ണത്തിനെ കുറിച്ച് പറയുന്നു. ഒന്ന് സുഖി ദുഃഖി, മറ്റൊന്ന് അതിനെ പ്രകാശിപ്പിക്കുന്ന സാക്ഷി. പക്ഷേ ഇവിടെ എന്താണൊരു പരസ്പര ബന്ധമുണ്ടെന്ന്, സാക്ഷിയായിരിക്കുന്നു ഒന്ന് സാക്ഷ്യമായിരിക്കുന്നു. ഇതുകൊണ്ട് പരസ്പരാപേക്ഷ. ആ പരസ്പരാപേക്ഷ ഇല്ലാതിരിക്കുന്നതിനെ പറയുന്നു കൂടസ്ഥൻ തുരിയൻ എന്ന് പറയും. അതതിൻ്റെ സാക്ഷിയുടെയും സ്വരൂപമായിരിക്കുന്നു കൂടസ്ഥൻ. അങ്ങനെ ഇവിടെ മൂന്നായി വേർതിരിച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടി വേർതിരിക്കുകയാണ്. അതിന് സാക്ഷി എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. സാക്ഷി താക്ക വികാരിനഹ. അപ്പൊ വികാരിയല്ല, വികാരിക്ക് പിന്നിലൊരു സാക്ഷിതയുണ്ട്, ഒരു സാക്ഷിയുണ്ട്. അതുകൊണ്ടാണ് ഈ അനുഭവങ്ങളുടെ തുടർച്ച തനിക്കറിയാൻ കഴിഞ്ഞ സുഖിയായിരുന്ന ഞാൻ തന്നെയാണ് ഇപ്പോൾ ദുഃഖിയായിരിക്കുന്നത് എന്നൊരു അനുഭവം തനിക്കുണ്ടാകുന്ന പിന്നിലൊരു സാക്ഷിയുള്ളതുകൊണ്ടാണ്. ആ ചൈതന്യമാണ്. അപ്പോൾ ഒരേ ചൈതന്യം തന്നെ വികാരിയായി നിന്നുകൊണ്ട് സുഖി ദുഃഖി എന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ ചൈതന്യം തന്നെ നിർവികാരിയായി നിന്നുകൊണ്ട് സാക്ഷിയായിരിക്കുന്നു. ഇതിനെല്ലാം ഇതിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടെന്താണ്? ധീ വിക്രിയ സഹസ്രാണ സാക്ഷ്യതോഹം അവിക്രിയ. ഈ അനുഭവത്തെ കുറിച്ച് പറയുന്നു. ഈ അനുഭവത്തെ ഇങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ ഇത് ഈ അനുഭവത്തെ ചിന്തിക്കുന്ന മനനം ചെയ്യുന്ന ഒരുവിൻ്റെ ബോധമാണ് ഈ പറയുന്നത്. മനനം ചെയ്യുന്ന ഒരുവൻ ഈ സാക്ഷി സാക്ഷ്യഭാവങ്ങളെക്കുറിച്ച് മനനം ചെയ്യുന്ന ഒരുവനുണ്ടാകുന്ന ബോധം എന്താണ്? ആ ബോധം ധീ വിക്രിയ സഹസ്രാണ ബുദ്ധിവിക്രിയ. ബുദ്ധിവികാരങ്ങൾ സഹസ്രം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. സുഖം ദുഃഖം പിന്നെ ബാഹ്യമായി വരുന്ന വിഷയജ്ഞാനങ്ങൾ. ഇപ്പോൾ ഒരു അറിവുണ്ടാകുന്നു, അടുത്ത നിമിഷം വേറൊരു അറിവുണ്ടാകുന്നു, പിന്നീട് മറ്റൊരു അറിവുണ്ടാകുന്നു. ഇതെല്ലാമാണ് ധീ വിക്രിയ സഹസ്രങ്ങൾ. ബുദ്ധിവികാരം, അനന്തമായ ബുദ്ധിവികാരം ജാഗ്രത്തിൽ ഉണർന്നു കഴിഞ്ഞാൽ സുഷുപ്തി വരെ, അല്ലെങ്കിൽ സ്വപ്നത്തിൽ, സർവത്ര ഈ ബുദ്ധി അനന്തമായ ബുദ്ധിവികാരങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇതിനെല്ലാം അഹം, ഈ അഹം രണ്ടിനോടും ചേർന്നിരിക്കുന്നു. അഹം സാക്ഷിയോടും ചേർന്നിരിക്കുന്നു, വികാരിയോടും ചേർന്നിരിക്കുന്നു. എന്തുകൊണ്ട്? അഹം ചൈതന്യമാണ്. അഹം സ്ഫുരണമെന്ന് പറയുന്ന ചൈതന്യമാണല്ലോ. മുമ്പ് അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. ഈ ചൈതന്യമായോണ്ട് ഇതിനെ രണ്ട് തരത്തിലും അഭയിക്കുക. അത് വികാരിയാകുമ്പോൾ എന്ന് പറയുന്നു അഹം ദുഃഖി, അഹം സുഖി എന്ന് പറയുന്നു. ഇനി സാക്ഷിയാകുമ്പോഴും അത് പറയുന്നു അഹം സാക്ഷി, എന്റെ എന്നിൽ സംഭവിച്ചു കഴിഞ്ഞ സുഖദുഃഖങ്ങൾക്കെല്ലാം ഞാൻ സാക്ഷിയായിരുന്നു. ഇപ്പോൾ എന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖദുഃഖങ്ങൾക്കെല്ലാം ഞാൻ സാക്ഷിയാണ്. അങ്ങനെ ഒരു ബോധം ഉണ്ടാകാമല്ലോ. അപ്പൊ അഹം രണ്ട് ഭാഗത്ത് നിൽക്കും. അതുകൊണ്ടാണ് സാക്ഷിഭാവനെ കുറിച്ച് പറയുന്നത്. ഇത് സാക്ഷിയെ കുറിച്ചുള്ള ബോധം, സാക്ഷിയും സാക്ഷിത്വവും കുറിച്ചുള്ള ബോധം. പിന്നെ ഇവിടെ സാക്ഷിഭാവനെ കുറിച്ച് പറയുന്നത് എന്താണ്? ഒരുവൻ സുഖിയായും ദുഃഖിയായും ഇരുന്ന് സുഖദുഃഖങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ കേവലം താൻ വികാരിയായിരിക്കുന്നു. എന്നുവെച്ചാൽ തനിക്ക് ഈ വികാരി എന്നുള്ള ഭാവത്തിൽ നിന്ന് സ്വാതന്ത്ര്യമില്ല. താൻ സുഖിയായിരിക്കുമ്പോൾ പൂർണ്ണമായും സുഖിയായിരിക്കും, ദുഃഖിയായിരിക്കുമ്പോൾ പൂർണ്ണമായും ദുഃഖിയായിരിക്കും. അതാണ് സാധാരണ ജീവന്മാരിലെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ സുഖിയായിരിക്കുന്നു അല്ലെങ്കിൽ ദുഃഖിയായിരിക്കുന്നു. ജീവാനുഭവം അങ്ങനെയാണ്, സുഖി അല്ലെങ്കിൽ ദുഃഖി അല്ലെങ്കിൽ അങ്ങനെയുള്ള വികാരങ്ങൾ, വികാരിയായിരിക്കും. പക്ഷെ അങ്ങനെ വികാരിയായിരിക്കുമ്പോൾ തന്നെ ഒരാൾ സാക്ഷിഭാവന ചെയ്യും, വികാരിയല്ല ഞാൻ. അങ്ങനെ വികാരിയായിരിക്കുന്നുണ്ടെങ്കിലും അതേസമയം തന്നെ ഞാൻ ആ വികാരങ്ങളുടെ സാക്ഷിയുമാണ്. അതും ഒരു പരമാർത്ഥമാണ്. സാക്ഷിയാകുമ്പോൾ ഈ വികാരങ്ങൾ ഞാൻ സാക്ഷി എന്നെ ധരിക്കുമ്പോൾ ഈ വികാരങ്ങളെല്ലാം കേവലം സാക്ഷ്യമാണ് അല്ലെങ്കിൽ സാക്ഷിഭാസ്യമാണ്. പുസ്തകത്തെ കാണുന്നവൻ ഈ പുസ്തകത്തിൽ നിന്നും വേറെയാണ്. ഇത് വ്യക്തമാണ്. അതുപോലെ ഈ വികാരിയെ കാണുന്നവൻ ഈ വികാരിയിൽ നിന്ന് അന്യനാണ്. അപ്പൊ ഞാൻ സാക്ഷിയാണ്, വികാരി സാക്ഷ്യമാണ് എന്ന് ഭാവന ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഭാവന ചെയ്യുമ്പോൾ ആ വികാരിയോടും വികാരിയുടേതായ സുഖദുഃഖങ്ങളോടും ഉള്ള താതാത്മ്യം കുറയുന്നു. സാക്ഷിക്ക് താതാത്മ്യമില്ല, സാക്ഷി അതിനെ പ്രകാശിപ്പിക്കുന്നേ ഉള്ളൂ. സൂര്യൻ കണ്ണാടിയോട് താതാത്മ്യമില്ല, പ്രതിബിംബത്തിനുള്ള താതാത്മ്യം. സൂര്യൻ അതിനെല്ലാം പ്രകാശിപ്പിക്കുന്നു. അതുപോലെ താൻ സാക്ഷിയായിരുന്നുകൊണ്ട് ഈ വികാരിയെ, വികാരിയുടെ വികാരങ്ങളെല്ലാം പ്രകാശിപ്പിക്കുന്നു. അപ്പൊ താൻ അതിൽ നിന്ന് ഭിന്നനായി എന്നുള്ള ബോധം ഇതിനെ ഭാവന ചെയ്യുന്നു. ഇത് സത്യമാണ്, പക്ഷെ സത്യത്തെ ഭാവന ചെയ്യുന്നു. ഇതാണ് ഉപാസന, സാക്ഷിഭാവന. ഇതുകൊണ്ട് അങ്ങനെ ഒരു ഭാവനയുടെ ദൃഢത കൊണ്ട് അയാൾക്ക് സുഖദുഃഖാദികളിൽ നിന്നും താൻ ഭിന്നനാണോ, സുഖി ദുഃഖിയിൽ നിന്ന് താൻ ഭിന്നനാണോ എന്നുള്ള അനുഭവം ഉണ്ടാകാം ഈ ഭാവന കൊണ്ട്. ഏതുപോലെ സുഖവും ദുഃഖവും മറ്റും അന്ധക്കരണത്തിൽ വരുന്നു. ഇതിനോട് ഈ ഞാൻ താതാത്മ്യപ്പെടുന്നു. ആ താതാത്മ്യത്തിനനുസരിച്ച് സുഖദുഃഖാദികളുടെ അനുഭവ തീവ്രത കൂടുന്നു. സുഖം വരുന്നു. താനതിനെ കാര്യമായി ഗണിക്കുന്നില്ലെങ്കിൽ തൻ്റെ അനുഭവത്തിന്റെ തീവ്രത കുറഞ്ഞിരിക്കും, സുഖദുഃഖ അനുഭവത്തിന്റെ തീവ്രത കുറഞ്ഞിരിക്കും. പക്ഷെ പറയാറില്ലേ, അയാൾക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നാലും അയാളതൊന്നും ഗണിക്കുന്നില്ല. അതിനൊക്കെ അയാൾ അതിജീവിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വികാരിയായിരിക്കുന്ന ഞാൻ സുഖദുഃഖങ്ങളോട് എത്രമാത്രം താതന്യപ്പെടുന്നു അതിനനുസരിച്ച് എൻ്റെ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും തീവ്രത കൂടിയിരിക്കും. അങ്ങനെ സംഭവിക്കുന്നത് ഈ അദ്വൈത ബോധവും സാക്ഷിബോധവും ഒന്നും വേണ്ട, ലൗകികമാണ് എന്നുവെച്ചാൽ സർവ്വലോകർക്കും അനുഭവമുള്ളതാണ്. അയാൾ എങ്ങനെ ആ ദുഃഖത്തോട് താതാന്യപ്പെടുന്നു അതനുസരിച്ച് ദുഃഖാനുഭവം കൂടുന്നു. താതാന്യം കുറഞ്ഞാൽ ദുഃഖാനുഭവം അല്ലേ, ഒരു ദുഃഖാനുഭവമുണ്ട്, പല്ലുവേദനയുണ്ട്, ആ സമയം സുഖാനുഭവത്തിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മുമ്പിലുണ്ട്, സുഖത്തെ അനുഭവിക്കുന്നു, പറയുന്നു അത് ആ ദുഃഖത്തെ മറക്കാൻ വേണ്ടി ഞാൻ പാട്ട് കേൾക്കുന്നു, അപ്പോൾ എന്ത് ചെയ്യുന്നു, ദുഃഖത്തിൻ്റെ തീവ്രത കുറയുന്നു. തിരിച്ച് സംഭവിക്കാം, ഏതൊന്നിനെ ആശ്രയിക്കുന്നു അതിൻ്റെ സാന്നിധ്യം കൂടുതൽ അനുഭവപ്പെടും, മറ്റതിൻ്റെ സാന്നിധ്യം കുറച്ചനുഭവപ്പെടും. ഇതിങ്ങനെ സംഭവിക്കാമെങ്കിൽ ഇത് അനുഭവമാണ്. വികാരിയായിരിക്കുന്ന ഞാൻ സുഖ ദുഃഖങ്ങളോട് താതാമ്യപ്പെടുന്നതിനനുസരിച്ചാണ് അനുഭവ തീവ്രത സംഭവിക്കുന്നത്. ഇത് സംഭവിക്കാമെങ്കിൽ ഇതുപോലെ തന്നെ അതേ ഞാൻ തന്നെ ഈ സുഖിയും ദുഃഖിയുമായിരിക്കുന്ന എനിക്ക് സാക്ഷിയാണെന്ന് ഭാവന ചെയ്താൽ സ്വാഭാവികമായിട്ടും ആ സുഖ ദുഃഖാനുഭവങ്ങളോടും ആ സുഖിയോടും ദുഃഖിയോടും തനിക്ക് താൻ വേറെയാണെന്നുള്ള ബോധം വരുന്നു. ആ ബോധം സുഖദുഃഖാദി അനുഭവങ്ങളുടെ തീവ്രതയെ കുറയ്ക്കുന്നു. തന്നെ സുഖിയായിരിക്കുന്ന താനല്ലല്ലോ സാക്ഷിയായ താൻ. അതുകൊണ്ട് അങ്ങനെ ഉള്ള ഒരു ഉപാസന അതാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് സുഖവോ ദുഃഖമോ വരുന്നു, ഞാൻ സാക്ഷിയാണെന്ന് വിചാരിക്കുന്നു, പക്ഷേ സുഖവും ദുഃഖത്തിനൊന്നും ഒരു മാറ്റവും വരുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ സുഖവും ദുഃഖവും വരുമ്പോൾ സാക്ഷിയാണെന്ന് ഭാവന ചെയ്യാനല്ല പറയുന്നത്. സുഖവും ദുഃഖമൊന്നും ഇല്ലാത്തപ്പോൾ, മനസ്സ് നല്ല വിവേകത്തോടുകൂടിയിരിക്കുമ്പോൾ, ആരാണോ ഒരാൾ താൻ ഈ വികാരങ്ങൾക്കെല്ലാം സാക്ഷിയാണ് എന്ന് ദൃഢമായി ഭാവന ചെയ്യുന്നത്, അങ്ങനെ ഭാവന ചെയ്യുന്ന ഒരാളുടെ മുമ്പിൽ സുഖദുഃഖങ്ങൾ വന്നാൽ അയാൾക്ക് അയാളെ അത് ബാധിക്കുന്നില്ല എന്നാലേ ഉള്ളൂ. അല്ലാതെ ദുഃഖം വരുമ്പോൾ സാക്ഷിയാണെന്ന് ഭാവന ചെയ്യുകയും സുഖം വരുമ്പോൾ താൻ അതിനെ അനുഭവിച്ച് സുഖിക്കുകയും ചെയ്യുന്നവന് ഇത് ഈ അഭ്യാസം പ്രയോജനം ചെയ്യുന്നു. സാധാരണ നമ്മളതാണ് ആഗ്രഹിക്കുന്നത്, സുഖം വരുമ്പോൾ അത് അനുഭവിക്കാൻ ഉള്ള വ്യഗ്രത, ദുഃഖം വരുമ്പോൾ അത് ഒഴിവാക്കാനുള്ള വ്യഗ്രത. നമ്മുടെ ദുഃഖം വരുമ്പോൾ സാക്ഷിയാണെന്ന് ഭാവന ചെയ്യും, സുഖം വരുമ്പോഴും അത് ചെയ്തിട്ടില്ല. അതിലൂടെ അങ്ങനെ ഭാവന ചെയ്തിട്ടും സുഖദുഃഖങ്ങളൊന്നും മാറുന്നില്ല എന്ന് പരാതി പറയും. ഇവിടെ അതല്ല പറയുന്നു, അങ്ങനെ ഒരു ഭാവന ചെയ്യുന്നവന് ഉപാസന, ഉപാസനയാണ്. സുഖവും ദുഃഖമൊന്നും ഇല്ലാത്ത സമയത്ത് ഭാവന ചെയ്തത് ആ ഭാവനയിൽ ദൃഢത വരുന്നവന് സുഖദുഃഖങ്ങൾ ബാധിക്കുകയില്ല. ഇതൊക്കെ നമ്മൾ അവിടെ ചർച്ച ചെയ്തതാണ്, ഗീത ഇതൊക്കെ ചർച്ച ചെയ്തതാണ് ഉപാസനയെ കുറിച്ച്. ഇവിടെ അതിനെ കുറിച്ച് പറയുന്നു, കാരണം ഇവിടെ ഒരു സാക്ഷിയെ സ്വീകരിക്കുന്നത് കൊണ്ട് എന്താണ് ഗുണം, അതിന്റെ ആവശ്യം എന്താണ് അതിവിടെ പറയുകയാണ്. ഇവിടെ ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ വിശകലനം ചെയ്ത് മനസ്സിലാക്കുക, ഇന്നതൊക്കെയാണെന്ന് മനസ്സിലാക്കുക, മനസ്സിലാക്കുന്നത് നല്ലതാണ്. പക്ഷെ അതിൻ്റെ പ്രയോജനം കൂടെ അനുഭവിക്കണ്ടേ, മനസ്സിലാക്കേണ്ട കാര്യമുണ്ടോ? അതില്ലല്ലോ. ഇതിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത്, ഈ വിചാരത്തിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത്, അങ്ങനെ ഇതിനെല്ലാം ഇന്നതിന്നതാണോ, വികാരി ഇന്നതാണ്, സാക്ഷി ഇന്നതാണോ, കൂടസനതാണെന്നും എന്ന് വിച്ഛേദിച്ച് മനസ്സിലാക്കി തരിക എന്നുള്ള മാത്രമല്ല, അതിനൊരു പ്രയോജനമുണ്ട്. അതുകൊണ്ട് വേണ്ടേ അത്, ഇതിങ്ങനെ മനസ്സിലാക്കുന്നു, ഇതിങ്ങനെ ഇങ്ങനെയാണ്, സാക്ഷി ഇന്നതാണ്, വികാരി ഇന്ന ആളാണ്, കൂടസൻ ഇന്ന ആള് എന്നൊക്കെ മനസ്സിലാക്കുന്നു. പക്ഷെ ആ സാക്ഷി എന്ന് മനസ്സിലാക്കുന്നതിന്റെ പ്രയോജനം എപ്പോഴാണോ, ആ സാക്ഷിഭാവനയെ ദൃഢപ്പെടുത്തുന്നതിനേ ഉള്ളൂ അതിന്റെ പ്രയോജനം, ആ ഉപാസകനെ ഉള്ളൂ അതിന്റെ പ്രയോജനം. ആ ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കി ആ മനസ്സിലാക്കുന്നതിനൊരു സന്തോഷം കാണും. അത് പക്ഷെ പ്രയോജനം ചെയ്തിട്ടില്ല. അതേതുപോലെ പാചകത്തെക്കുറിച്ച് പഠിക്കുന്നു, ഇന്നതിന്നതൊക്കെ ചേർക്കുമ്പോൾ ഇന്നതുണ്ടാകുമെന്ന് അത് പഠിക്കാം. പക്ഷെ ഭക്ഷണം കഴിക്കുന്ന രുചി അതിൽ നിന്ന് കിട്ടത്തില്ല. അതുപോലെയാണ് ഉപാസന. ഭക്ഷണം കഴിക്കുന്ന രുചി അതിൽ നിന്ന് കിട്ടും, പാചകത്തെക്കുറിച്ചുള്ള അറിവിന്ന് അതൊരിക്കലും കിട്ടത്തില്ല. അതുപോലെയാണ് ഉപാസനയുടെ കാര്യം. തത്വജ്ഞാനത്തിന്റെ കാര്യമില്ല, രണ്ടിനും ഉണ്ടായി മനസ്സിലാക്കും. ഉപാസനയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു അനുഷ്ഠാനമുണ്ട്. അപ്പോ അതാണ് ഈ സാക്ഷിഭാവന എന്ന് പറയുന്നത്. ആ ഭാവന ചെയ്യുന്നവന് അതിന്റെ പ്രയോജനം കിട്ടുന്നു. അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ധീവിക്രിയാ സഹസ്രാണ സാക്ഷിദോഹം അവിക്രിയ. ഈ ധീവിക്രിയാ സഹസ്രം, ഈ വികാരങ്ങൾക്കെല്ലാം ഞാൻ സാക്ഷിയാണ്, അല്ലെങ്കിൽ ഞാൻ അവിക്രിയനാണ് എന്ന് വെച്ചാൽ ഞാൻ സുഖിയോ ദുഃഖിയവുമല്ല എന്ന് അവന് സാക്ഷിഭാവന ദൃഢപ്പെടുന്നു. അത് ആ സാക്ഷിയെ മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുന്നു. ഇനി തത്വവിചാരത്തിലാണെങ്കിലോ അവിടെ സാക്ഷി നിൽക്കുന്നില്ല, അതിൻ്റെയും പിന്നിലേക്ക് പോകുന്നു. എന്താണ് പരിണാമ്യാത്മനോപ്യേവം കൂടസ്ഥാപകതേരിവ നൈയുക്ത പരിണാമോയം ലൗകികസ്യാഭിനേഷ്യത്തെ. ഇവിടെ ഇതിനെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് ഉപാസന എന്ന് പറയുമ്പോൾ എന്താണ് എല്ലാത്തിനും അംഗീകരിക്കുന്നു. തത്വത്തെ ബോധിക്കുന്നത് പിന്നെ ഉപാസനയില്ല. ആ തത്വത്തെ ബോധിക്കുന്നതിനുള്ള ശേഷി ഇല്ലാത്തവനാണ് ഉപാസന പറഞ്ഞിരിക്കുന്നത്. തത്വത്തെ ബോധിക്കുന്നവന് ആദ്യം പാകത്തെക്കുറിച്ച് പഠിക്കുക, പിന്നെ പാവം ചെയ്യുക, പിന്നെ ഭക്ഷണത്തെ രുചിക്കുക. ഇങ്ങനെ പല പ്രക്രിയകളില്ല, ഒരൊറ്റ പ്രക്രിയ എന്താണ് തത്വബോധം. പരമാർത്ഥ ബോധം അത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പോ സാക്ഷി സ്വീകരിച്ചു, വികാരി സ്വീകരിച്ചു, കൂടസ്ഥനെ സ്വീകരിച്ചു. ഇവിടെയൊക്കെ ഒരു കാര്യത്തെ അംഗീകരിക്കുന്നത് എന്താണ്, ഒരു വികാരിയായ ഞാനുണ്ട്, സുഖദുഃഖാദികളെയൊക്കെ അംഗീകരിക്കുന്നു. ഇവിടെ അതാണ് പറയുന്നത്, ഒരു ബിംബം, ഒരു പ്രതിബിംബം, ഒരു കണ്ണാടി, പിന്നെ അവിടെ മാറി നിൽക്കുന്ന ഒരു ബിംബം, ഇങ്ങനെയൊക്കെ കൽപ്പിക്കുന്നു. ഇതിനെല്ലാം കാരണമായി സർവവ്യാപകമായ ഒരു പ്രകാശം, ആ പ്രകാശത്തെ ആശ്രയിച്ചിട്ടാണ് ഈ ബിംബം പ്രതിബിംബം എല്ലാം സംഭവിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കൽപ്പനകൾ, ഇതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ വികാരി സാക്ഷി ഇങ്ങനെയുള്ള വേർതിരിക്കുന്നത്. ഉപാസനയ്ക്ക് വേണ്ടി അങ്ങനെ വേർതിരിക്കുകയാണ്. പരമാർത്ഥത്തിലാണെങ്കിലോ പരിണാമ്യാത്മനഹ, ഇവിടെ പരിണാമിയായ ഒരാത്മാവിനെ സ്വീകരിക്കുന്നു, അതാണ് ഞാൻ. പരിണാമ്യാത്മാ എന്ന് പറഞ്ഞു സുഖിയും ദുഃഖിയുമായിരിക്കുന്നു ഞാൻ. സർവ ലോക അനുഭവത്തിൽ നിൽക്കുന്ന ഞാൻ, എല്ലാവർക്കും ഒരേപോലെ തന്നെ അനുഭവം, സർവ്വജീവന്മാർക്കും ഒരേ അനുഭവമാണ്. ഒരു മാറ്റമില്ല. എന്താണ്? ഞാൻ സുഖിയാണ്, ദുഃഖിയാണ്. എവിടെയെങ്കിലും മാറ്റമുണ്ടോ? ഇതിനാണ് പരിണാമി ആത്മാ എന്ന് പറയുന്നത്. പരിണാമി സ്വരൂപം ന യുക്ത പരിണാമോയം. ഈ പരിണാമം യുക്തമല്ല എന്ന് വെച്ചാൽ പരമാർത്ഥമല്ല. ഇങ്ങനെ ഒന്നിനെ അംഗീകരിച്ചുകൊണ്ട് അവിടെ സാക്ഷിയെ സ്വീകരിക്കുന്നുണ്ടെങ്കിലും തത്വവിചാരത്തിൽ ഇതും യുക്തമല്ല. ഞാൻ സുഖിയാണ്, ദുഃഖിയാണ് എന്നൊരു അനുഭവം ഉണ്ടെങ്കിലും ആ അനുഭവം പരമാർത്ഥമല്ലെന്നാണ്. അങ്ങനൊരു അനുഭവമുണ്ട്. അനുഭവം ഉണ്ടെന്ന് വിചാരിച്ച് അത് പരമാർത്ഥമായി കൊണ്ടുവന്നില്ലല്ലോ. അടുത്ത് പറയും, ആകാശത്തിൽ മേഘം ചലിക്കുമ്പോൾ ചന്ദ്രൻ ഓടുന്നതായിട്ട് കാണും. അനുഭവം തന്നെയാണ് ചന്ദ്രൻ ഓടുന്നത്. എന്താ അതുകൊണ്ട് സത്യമാണ്? ഒരു അനുഭവത്തെ സത്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയെന്ന് ചോദിക്കും. സർവജീവ സാധാരണമായ അനുഭവമാണ് അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എന്ത് ശബ്ദം ഉപയോഗിക്കുന്നത്? ലൗകികസ്യ. ലൗകികം എന്ന് വെച്ചാൽ ലോകം മുഴുവൻ പ്രസിദ്ധമായ എന്നർത്ഥം. ലോകേ വിദിതം ലൗകികം. ലോകത്തിൽ മുഴുവൻ പ്രസിദ്ധമായിരിക്കുക എന്ന് വെച്ചാൽ സർവരുടെ അനുഭവം. സർവരുടെ അനുഭവമാണ് ഞാൻ സുഖിയാണ്, ദുഃഖിയാണ്. അദ്വൈതി സർവാനുഭവ സിദ്ധമായ കാര്യത്തെ നിഷേധിക്കുകയാണ്. ഇങ്ങനൊരു പരിണാമം ഉണ്ടെങ്കിലും അത് യുക്തമല്ല, അത് യോജിക്കുന്നതല്ല. ഇവിടെ യോജിക്കുന്നതല്ല, സ്വസ്വരൂപത്തിന് യോജിക്കുന്നതല്ല. കൂടസ്ഥ അവഗതി എന്നടുത്ത് പറയുന്നു. ആ കൂടസ്ഥമായിരിക്കുന്ന ബോധം, ഇത്തരം വികാരങ്ങൾക്കൊന്നും വഴിപ്പെടാതിരിക്കുന്ന ആ ബോധത്തിൽ ഇത് യോജിക്കുന്നതല്ല ഈ പരിണാമം. അത് തത്വചിന്ത എന്ന് പറയുന്നു. അതാണ് പരമാർത്ഥ ചിന്തകന്റെ അറിവ്. അതാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിലും അത് തനിക്ക് യോജിക്കുന്നതല്ല, തന്നെ ചേരുന്നതല്ല. ഞാൻ വികാരിയാണ് എന്ന് ഞാൻ എന്നെ അറിയുന്നുണ്ടെങ്കിലും ഈ അറിവ് എന്റെ പരമാർത്ഥത്തോട് യോജിക്കുന്നതല്ല. ഞാൻ കൂടസ്ഥനാണെന്ന് വെച്ചാൽ എന്താണ്? നിർവികാരിയാണ്. അപ്പൊ നിർവികാരിയായിരിക്കുന്ന എന്നിലാണ് ഇതെല്ലാം. എന്റെ ഈ വികാരിയും ഈ സാക്ഷിയും എല്ലാം എന്നിലാണ്. ലൗകികസ്യാപിന ഇഷ്യതേ. ഈ ലൗകികനായിരിക്കുന്ന, സർവലോക പ്രസിദ്ധമായിരിക്കുന്ന ഈ ഞാൻ വികാരിയായിരിക്കുന്ന എന്നിൽ, എന്നുവെച്ചാൽ എന്റെ സ്വരൂപത്തിൽ ഇത്തരം ഒരു വികാരത്തെ, പരമാർത്ഥത്തെ സ്വീകരിക്കുന്നില്ല. അതിനെ അംഗീകരിച്ചുകൊണ്ട് ആണ് ഉപാസനകളെല്ലാം. മറ്റുപാസനകളെ പോലെ തന്നെ നിർഗുണവും നിരാകാരവുമായിരിക്കുന്ന ചൈതന്യത്തിൽ, നിരാകാരമായ ഒന്നിൽ ആകാരത്തെ അംഗീകരിക്കുന്നു. കണ്ണും മൂക്കും തലയും എന്തിനു, വാലും കൊമ്പും എല്ലാം അംഗീകരിച്ചിട്ട് ഉപാസിക്കുന്നു. ഇതിന്ന ദേവനാണ്, ഇത് മുഖമുള്ള ദേവനാണ്, ഇത് വാലുള്ള ദേവനാണ്, കൊമ്പുള്ള ദേവനാണ്, ചിറകുള്ള ദേവനാണ്, ഇങ്ങനെ പല ദേവന്മാരില്ലേ, ഉപാസിക്കുന്നില്ലേ? നിരാകാരത്തിൽ ആകാരങ്ങളെ ആരോപിച്ചിട്ട് ഉപാസിക്കുന്നു. ഉപാസന എന്ന് പറയുന്ന ഒരവസ്ഥയിൽ അതൊക്കെ ആവശ്യമാണ്, അത് അനാവശ്യമെന്നല്ല പറയുന്നു. ശുദ്ധ അസംബന്ധമെന്നല്ല പറയുന്നത്. ആ ഒരു തലത്തിൽ അതിന്റെ ആവശ്യമുണ്ട്. വിശക്കുന്നവന് ഭക്ഷണം വേണ്ട, വിശപ്പില്ലാത്തവന് അതിന്റെ ആവശ്യമില്ല. അതുപോലെ തത്വബോധത്തിൽ അതിന്റെ ആവശ്യമില്ല, അതില്ലാത്തിടത്ത് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇത് ഈ അനുഭവം വികാരി എന്നുള്ള അനുഭവം സർവലോക പ്രസിദ്ധമാണെന്ന് വെച്ചാൽ സർവരുടെ അനുഭവമാണെങ്കിലും തന്നിൽ ഈ പരിണാമിയായിരിക്കുന്ന തന്നിൽ അതില്ല, അത് നിലനിൽക്കുന്നില്ല. ഇത്തരം വികാരങ്ങളൊന്നും തന്നിൽ നിലനിൽക്കുന്നില്ല. അവിടെ സാക്ഷിഭാവങ്ങളൊന്നും നിലനിൽക്കുന്നില്ല. ഇല്ലെങ്കിലും ഇവിടെ ഞാൻ സാക്ഷിയാകുന്നു, പിന്നെ ഞാൻ വികാരിയാകുന്നു, വികാരിയായ ഞാൻ സർവത്തെയും ഗ്രഹിക്കുന്നു, സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നു. ഈ ഒരു അനുഭവത്തെ അംഗീകരിച്ചേ മതിയാകും. പരമാർത്ഥമാകണ്ട, പരമാർത്ഥമല്ലാതെയാണെങ്കിലും ഈ ഒരു അനുഭവത്തെ സ്വീകരിച്ചേ മതിയാകും. ഈ രണ്ട് വൈരുദ്ധ്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു. ഒന്നും ഞാൻ സുഖിയായും ദുഃഖിയായും ഇരിക്കുന്നു, ഇതെന്റെ അനുഭവമാണ്. ആ സമയം എന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്നെക്കുറിച്ചുള്ള പരമാർത്ഥ ബോധം എന്താണ്? ഞാൻ കുടസ്ഥ സംവിത്താണ്, അതാണ് പരമാർത്ഥ ബോധം. സർവാത്മകത്വം സംയാത് ആത്മാ അവിദ്യാവശാദത. തത്വം ഇങ്ങനെയായിരിക്കെ സ്വരൂപം തിന്റെ പരമാർത്ഥ സ്ഥിതി ഇങ്ങനെയായിരിക്കെ ആത്മാ അവിദ്യാവശാദ്, ആ തത്വബോധം ഇല്ലാത്തതുകൊണ്ട് ആത്മാവിദ്യ എന്ന് പറയുന്നത് തന്നെക്കുറിച്ചുള്ള ബോധം ഇല്ലാത്തതുകൊണ്ട്, തന്നെക്കുറിച്ചുള്ള വിദ്യ ഇല്ലാത്തതുകൊണ്ട് എന്നുവെച്ചാൽ തന്നെക്കുറിച്ചുള്ള ബോധം ഇപ്പോഴും ഉണ്ടെങ്കിൽ ഞാൻ വികാരിയാണ്. അപ്പോൾ തൻ്റെ പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധം ഇല്ലാത്തതുകൊണ്ട് ഒന്ന് പ്രത്യേകം മനസ്സിലാക്കും. ആ ബോധമില്ലാത്തതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ധീ സ്വന്ത ഇന്ദ്രിയ സംഘാതേ, ധീ ബുദ്ധി സ്വന്തം മനസ്സ്, ഇന്ദ്രിയം, പിന്നെ സംഘാതം ഈ ശരീരം, ഇതിലെല്ലാത്തിനും എന്ത് വരുന്നു? ആ ചൈതന്യ താതാത്മ്യം വരുന്നു, ബോധ താതാത്മ്യം വരുന്നു. ചിതാഭാസ് ഏകപത്മന, ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഒരേ ഒരു വഴിയാണുള്ളത്. ഏകപത്മ എന്ന് പറയുന്നു ഒരേ ഒരു മാർഗം. ഇതല്ലാതെ ഇവിടെ മറ്റൊന്നും സംഭവിക്കുന്നില്ല. ഈ സംസാരമെന്നോ ബന്ധനമെന്നോ എല്ലാം പറയുന്നതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഒരൊറ്റ വഴിയിലൂടെ ഇത് സംഭവിക്കുന്നു. ഒന്ന്, തന്നെക്കുറിച്ചുള്ള തൻ്റെ പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധമില്ലാതിരിക്കുക. തുടർന്ന് ഇതിനോടെല്ലാം സംഭവിക്കുന്ന താതാത്മ്യം, അത് കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. ഒന്ന്, ആ ഈ സംബന്ധമൊന്നുമില്ലാതിരിക്കുന്ന സുഷുപ്തി അവസ്ഥ. മറ്റൊന്ന്, ഇതെല്ലാമായിരിക്കുന്ന ജാഗ്രത അവസ്ഥ. അതിനാണ് ഇവിടെ പറയുന്നത് ധീ സ്വന്ത ഇന്ദ്രിയ സംഘാതേ ചിതാഭാസ ഏക പത്മ എന്ന് പറയുന്നു. ഇതിൽ വരുന്ന ഈ ചിതാഭാസം, ചിതനുഭവം, ചൈതന്യവത്താണോ ഇതെല്ലാം എന്നുള്ള അനുഭവം പറയുന്നു. ഞാൻ ചൈതന്യവത്തായിരിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ പറയുന്നതാണ് ഞാൻ ജീവനുള്ളവനാണ്, അല്ലെങ്കിൽ പറയും ഞാൻ പ്രാണനുള്ളവനാണ്. ഇതന്നെ ഈ ചൈതന്യവത്തയാണ്, ചിതാഭയാണ് ഇവിടെ അനുഭവിക്കുന്നത്. ഇത് അനുഭവിക്കുമ്പോൾ ഇതനുഭവിക്കുന്ന ഇവിടെ ഈ ജാഗ്രത, ഈ ഉണർവിലാണ് ഇത് അനുഭവിക്കുന്നത്, ഞാൻ ചൈതന്യമുള്ളവനാണ്. ഇങ്ങനെ അനുഭവിക്കുമ്പോൾ സർവാത്മകത്വം, ഇവിടെ സർവാത്മകത്വം വരുന്നു. സർവാത്മകത്വം എന്ന് പറഞ്ഞാൽ ആത്മബോധത്തിന്റെ സർവാത്മകത്വത്തെ കുറിച്ചല്ല പറയുന്നു. ഇത് ഓരോന്നിനും ആത്മബോധം വരുന്നു. എങ്ങനെ? ഈ ശരീരം ഞാനാണ്, ഈ ബുദ്ധി അതിൽ വരുന്നു, ഇന്ദ്രിയത്തിൽ വരുന്നു. ആരെങ്കിലും ഇന്ദ്രിയം ഞാനാണെന്ന് പറയാറുണ്ടോ? ഇന്ദ്രിയം ഞാനെന്ന് പറയേണ്ട കാര്യമില്ല, ഇന്ദ്രിയം ചൈതന്യവത്തായാൽ മതി, ബുദ്ധി ചൈതന്യവത്തായാൽ മതി, അല്ല ഒന്നിനും ഞാനെന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല. അത് ഓരോന്നും ചൈതന്യവത്താവുമ്പോൾ അതിനെ ആശ്രയിച്ചു വരുന്ന ഒരു വ്യവഹാരമാണ്. അത് അഹം എന്നോ മമയെന്നോ ഏത് രീതിയിലും വരാം, പക്ഷെ താതാത്മ്യം എന്ന് പറയുന്നത് എന്താണ്? ഓരോന്നും ചൈതന്യവത്താവുക, ചൈതന്യമയമാവുക. അപ്പോ താൻ എന്തായി? ഇതെല്ലാം കൂടി ചേർന്ന് ഈ സംഘാതമായി ഞാൻ, ബുദ്ധിയും കർമ്മങ്ങളും കാര്യമായ ശരീരവും എല്ലാം ചേർന്ന് സംഘാതമായി മാറും. അപ്പൊ ഈ സർവത്തിലും ചേർന്നൊരു ആത്മബോധം വരിക, ഇതാണ് ഇവിടെ ആത്മാവെന്ന് എന്തിനാ പറയുന്നത്? ഇതിന്റെ എല്ലാം പരമാർത്ഥമായിരിക്കുന്ന വസ്തുവിനെയാണ് ആത്മാവെന്ന് പറയുന്നത്. ഇതിലെല്ലാം പരമാർത്ഥമായിരിക്കുന്ന സ്വരൂപത്തെയാണ് ആത്മാവെന്ന് പറയുന്നത്. ആത്മശബ്ദസ്യ സ്വരൂപപരത്വ ഭാഷ്യകാരൻ പറയും ബ്രഹ്മസൂത്രത്തിൽ, ബ്രഹ്മസൂത്ര ഭാഷ. ആത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വരൂപം എന്നാണ്. ആ സ്വരൂപം അതാണ് താനെന്നാണ് ബോധം വരേണ്ടത്. മറിച്ച് എന്ത് വരുന്നു? സർവാത്മബോധം വന്നു, ഇതെല്ലാം താനാണെന്ന് ബോധം വന്നു. എന്നിട്ട് ഇതെല്ലാം ചൈതന്യവത്തായി തീരുന്നു. ഇതെല്ലാം ചൈതന്യത്തിന്റെ ഒരു പ്രസാരണം സംഭവിച്ചിരിക്കുന്നു. അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. എന്താണോ ആദ്യം തന്നെ കുറിച്ചുള്ള ആ ബോധം നഷ്ടപ്പെട്ടു, തുടർന്ന് ഈ ഒരവസ്ഥ വന്നു. എന്നിട്ട് പറയുന്നു ഞാനിതാ ഇതാണ്, ഈ പിണ്ഡമാണ് എന്ന് പറയുന്നു. ഇതിന് ധീ സ്വന്ത ഇന്ദ്രിയ സംഘാതെ ചിതാഭാസീകവത്മന സർവാത്മതത്വം സംയാത് ആത്മാ അവിദ്യാവശാ. ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് തന്നെ കുറിച്ചുള്ള ബോധമില്ലായ്മയാണ്. ഭാഷ്യകാരൻ അവിടെ ബുദ്ധിയിൽ നിന്ന് തുടങ്ങി, ബുദ്ധിയോടുള്ള താതാമ്യം കൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു എന്ന് പറയുന്നു. ഒന്നുകൂടി കടന്നിട്ട് വാർത്തകാരൻ പറയുന്നു അതെന്തുകൊണ്ട് സംഭവിച്ചു? തന്നെ കുറിച്ചുള്ള ബോധമില്ലായ്മ അതുകൊണ്ട്. സർവാത്മഭാവം എന്ന് പറയുന്നത് ഇവിടെ അജ്ഞന്റെ സർവാത്മഭാവത്തെ കുറിച്ച് പറയുന്നു. സർവം എന്ന് പറയുന്ന ഈ പിണ്ഡം തന്നെ ഇത് ഇതാണ് താൻ എന്ന് പറയുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് പറയുന്നത് ആ താതാത്മ്യം എങ്ങനെ സംഭവിക്കുന്നു, ഭാഷ്യത്തിൽ ചർച്ച ചെയ്യുന്നതാണ് ബുദ്ധിയും ഈ ചൈതന്യവുമായിട്ടുള്ള താതാത്മ്യം. അതെങ്ങനെ സംഭവിക്കുന്നു, അതെന്തൊക്കെ മാറ്റങ്ങളുണ്ടാക്കുന്നു, അതാണിവിടെ പറഞ്ഞത്. അപ്പൊ ഈ താതാത്മ്യം കൊണ്ട് ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. ഈ താതാത്മ്യം സംഭവിക്കുന്നു. അപ്പൊ ഇവിടെ താൻ ഇതിലെല്ലാത്തിലും ഈ പിണ്ഡത്തിൽ അഹമെന്ന് അഭിമാനിക്കുന്നു. തന്റെ പരമാർത്ഥത്തെ, പരമാർത്ഥ സ്വരൂപത്തെ ബോധിക്കുന്നില്ല. ഇതെല്ലാം സംഭവിക്കുന്നു. തേന അസൌ അടുത്ത ഭാഷയത്തിൽ ബുദ്ധശ്ചിത് പ്രവിഭജ്യ മുഞ്ച ഇഷീകാവത് സ്വേന ജ്യോതി രൂപേണ ദർശയിതും ന ശക്യതേ ഇതി സർവവ്യാപാരം തത്ര അധ്യാരോപ്യ നാമരൂപഗതം ജ്യോതിർധർമ്മം ച നാമരൂപയുഹു നാമരൂപേ ച ആത്മജ്യോതിഷി സർവോ ലോകോ മോമുഹ്യതേ അയം ആത്മാ നായം ആത്മാ ധർമ്മ ശുദ്ധോ അശുദ്ധോ ബദ്ധോ മുക്ത സ്ഥിതോ ഗതഃ ആഗതോ അസ്ഥി നാസ്തി ഇത്യാദി വികല്പൈഹി. ഇങ്ങനെ ഒരു താതാത്മ്യം സംഭവിച്ചിരിക്കുന്നുണ്ട്, ചൈതന്യ താതാത്മ്യം ഈ സർവവുമായി സംഭവിച്ചിരിക്കുന്നുണ്ട്. ബുദ്ധിയും കർണവും ശരീരവും സർവവുമായിട്ടൊന്നും സംഭവിച്ചിരിക്കുന്നുണ്ട്. ആ താതാത്മ്യത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞു. തേന അസൗ, താൻ തന്നെ എന്നുവെച്ചാൽ ഈ ശ്രോതാവ്, ഈ തത്വത്തെ ശ്രവിക്കുന്നവന്, കുതശ്ചിത് പ്രവിഭജ്യ പറഞ്ഞല്ലോ, ഏതിനോടാണോ അവനിപ്പോ സർവാത്മഭാവം വന്നത്, ഈ സർവത്തിൽ നിന്നും വേർതിരിക്കാൻ കഴിയുന്നില്ല. ഏതിനോട്? ബുദ്ധിയിൽ നിന്നും, പ്രാണനിൽ നിന്നും, മനസ്സിൽ നിന്നും, ശരീരത്തിൽ നിന്നും ഒന്നും തന്നെ വിവേചിക്കാൻ കഴിയുന്നില്ല. ആ വിവേചിക്കുന്നതാണ് ബോധം. തന്റെ സ്വരൂപത്തെ ഇതിൽ നിന്നൊരാൾ വിവേചിച്ചെറിഞ്ഞാൽ അയാൾ ബോധമുള്ളവനായി, ബുദ്ധനായി, അങ്ങനെ അറിയുന്നവൻ, സംശയരഹിതമായി ബോധിക്കുന്നവൻ, അവൻ ബോധമുണ്ട്. പക്ഷേ കുതശ്ചിത് പ്രവിഭജ്യ, ഇതിൽ നിന്നൊന്നും വേർതിരിക്കാൻ കഴിയുന്നില്ല. എങ്ങനെ? മുഞ്ഞ അപ്പുലിൽ നിന്ന് അതിൻ്റെ നാമ്പിനെ വേർതിരിച്ചെടുക്കുന്നത് പോലെ സൂക്ഷ്മമായി ഇത് വേർതിരിയുന്ന എവിടെ? അറിവിലെ വേർതിരിയത്തുള്ളൂ. പുല്ലിൽ നിന്ന് അതിൻ്റെ നാമ്പിനെ വേർതിരിക്കുന്ന പോലെ ഓരോന്നോരോന്നായിട്ട് കയ്യിലെടുത്ത് വെച്ച് പിരിച്ചു കളഞ്ഞ് അവസാനം എന്താ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന കാമ്പ് ഇതാണെന്നിട്ട് കാണിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇതിൻ്റെ വേർതിരിവ് എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള ബോധം മാത്രമേ ഉള്ളൂ. അത് മതി, അതിനപ്പുറം അതിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ഇവിടെ വേർതിരിക്കുന്നത് തന്നെ തന്നെയാണ്. തനിക്ക് ബാഹ്യമായെടുത്ത് വേർതിരിക്കാൻ ഇവിടെ രണ്ട് വസ്തുക്കളില്ല. സ്വസ്വരൂപത്തെയാണ് വേർതിരിക്കുന്നത്, സ്വസ്വരൂപത്തെ വേർതിരിക്കുന്ന സ്വരൂപ സ്വയം തന്നെ ബോധസ്വരൂപമായിരിക്കുന്നുണ്ട്. അതിനെ വേർതിരിക്കുന്നതിനുള്ള ഉപായം എന്ന് പറയുന്നത് ബോധം തന്നെയാണ്. ബോധത്തെ വേർതിരിക്കുന്നതിനുള്ള കാരണം ബോധം തന്നെയാണ്. മുഞ്ചാഷികാവത് സ്വേന ജ്യോതിരൂപേണ, തന്നെ സ്വയം എന്തായി മനസ്സിലാക്കണം? ജ്യോതിസായിട്ട്, ജ്യോതിരൂപേണ, ജ്യോതിസായിട്ട് വേർതിരിക്കുന്നു. ദർശയിതും അങ്ങനെ വേർതിരിക്കുന്നതാണ്. എന്നുവെച്ചാൽ എന്താണോ അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നതിന് നശക്കിയതേ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ഈ താതാമ്യം ഇരിക്കുന്നത് കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താണോ കഴിയുന്നില്ലെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി കഴിയുന്നില്ല എന്നർത്ഥം. അതായത് ജാഗ്രതയിലേക്ക് വന്നപ്പോ ഈ ചൈതന്യാഭാസം ഇതിലെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെ സംഭവിച്ചിരിക്കുന്നുകൊണ്ട് സ്വയം ഇത് പരമാർത്ഥമായി സ്ഥിതി ചെയ്യുന്ന ഒന്നാണെങ്കിലും ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചതുണ്ട്. സംഭവിച്ചതിന് കാരണം പറഞ്ഞു, ആത്മാവിദ്യ, സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധമില്ല. അതുകൊണ്ട് സംഭവിച്ചത് കൊണ്ട് സ്വയം ഇത് രണ്ടും വേർതിരിയുന്നില്ല. അപ്പോ ഈ ചൈതന്യമാണല്ലോ ഈ കുഴപ്പം ഉണ്ടാക്കിയത്. എങ്ങനെ കുഴപ്പത്തെ ഉണ്ടാക്കി? ഇതിനോടെല്ലാം താതാത്മ്യപ്പെട്ടു. അഹം, സുഖി, ദുഃഖി എന്നിങ്ങനെ താതാത്മ്യപ്പെട്ടു. എന്നാ പിന്നെ ഇതങ്ങ് തനിയങ്ങ് വേർ വിരിഞ്ഞൂടെ? അത് പറ്റുന്നില്ല. എന്തുകൊണ്ട്? താതാത്മ്യം സംഭവിച്ചതുകൊണ്ട്. അത് സംഭവിച്ചു കഴിഞ്ഞു. ജാഗ്രത എന്ന് പറയുന്നതിന് ആ താതാത്മ്യം സംഭവിക്കുന്നതാണ്. അഹം എന്നുള്ള സ്ഫുരണത്തോടുകൂടി താൻ ഉണരുന്നു എന്ന് പറയുമ്പോൾ അവിടെ സംഭവിച്ചു കഴിഞ്ഞു. സംഭവിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് എന്തുകൊണ്ട് ഈ ജാഗ്രതയിൽ ഈ വിവേകം ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു വിവേകമാണെങ്കിൽ പിന്നെ അവിടെ ജാഗ്രത ഇല്ല. പിന്നെ ഈ ജാഗ്രത സംഭവിക്കില്ലായിരുന്നു. പിന്നെ എന്തിനു ഈ ജാഗ്രത സംഭവിച്ചു? ഈ വിവേകത്തിന് വേണ്ടി തന്നെ. ഈ താതാത്മ്യം എന്തിനു സംഭവിച്ചു? വേറെ വിരിയാൻ വേണ്ടി തന്നെയാണ്. അതാണ് എന്റെ ഉദ്ദേശം. അതിനുവേണ്ടി ഇവിടെ കൂടി കലർന്നിരിക്കുകയാണ്. അത് സ്വാഭാവികമായി സംഭവിക്കുന്നില്ല. സ്വാഭാവികമായി സംഭവിക്കുന്ന എന്താണ്? ഈ താതാത്മ്യമാണ്, ഈ ചിദാഭാസം. സർവത്തിലേക്ക് മരുന്ന് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് കുതശ്ചിത് പ്രവിഭജ്യ മുഞ്ചൈഷീകാവ് സ്വേന ജ്യോതി രൂപേണ കേവല ജ്യോതിസായി ദർശയിതുന്ന ശക്യതേ. വേർതിരിച്ച് കാണിക്കാൻ കഴിയുന്നില്ല സ്വാഭാവികമായി. ഇതി അക്കാരണം കൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് വെച്ചാൽ വേർതിരിച്ചറിയാണ് സംഭവിക്കുന്നില്ലെന്ന് വെച്ചാൽ അറിവില്ലായ്മ കൊണ്ട് എന്നർത്ഥം. അറിവില്ലായ്മയുടെ സംഭവിച്ചു കഴിഞ്ഞതുകൊണ്ട് അതാണ്. ഈ അറിവിന്റെ ഒരാവശ്യമില്ലാത്ത ഒരു സ്ഥാനത്താണ് താൻ സ്ഥിതി ചെയ്തിരുന്നത്. ഇങ്ങനെ വേർതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ. എന്തുകൊണ്ട് അവിടെ കൂടിക്കലർന്നില്ല? അവിടെ തന്നെ ജാഗ്രതയിലേക്ക് വന്നത്. അവിടെ വിവേകത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് പ്രയോജനമില്ല? അവിടെ ഇങ്ങനെ ഒരു കൂടിക്കലർച്ച സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു മറിമായം അതവിടെ സംഭവിച്ചില്ല. അതിന്റെ മായം എന്ന് പറയുന്നു, മായ എന്ന് പറയുന്നു, അതവിടെ സംഭവിച്ചില്ല. അതുകൊണ്ട് തന്നെ അവിടെ വേർതിരിക്കേണ്ട ആവശ്യവും വരുന്നില്ല. അവിടെ ബോധത്തിന്റെ ആവശ്യമില്ല. ഇവിടെ അത് സംഭവിച്ചു. എന്താ അറിവില്ലായ്മ എന്ന് പറയാം, അല്ലെങ്കിൽ എന്താ മായ എന്ന് പറയാം. ഇതൊക്കെ പറയുന്നു അത് സംഭവിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് സർവ വ്യാപാരം തത്ര അധ്യാരോപ്യ സുഖി ദുഃഖി തുടങ്ങിയ എല്ലാ വ്യാപാരങ്ങളെയും ഇവിടെ ആരോപിക്കുന്നു. തന്നെ ശുദ്ധവും സ്വച്ഛവുമായിരുന്ന തന്നിൽ തന്നെ ഇവിടെ ഇതെല്ലാം ആരോപിക്കുന്നു. അതുകൊണ്ടാണ് ഇത് തുര്യന്റെ ഒരു ലീല ആണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ സ്വഭാവമാണെന്ന് പറയും, അല്ലെങ്കിൽ പറയും എന്താണ് ഇത് ഈ തുര്യന്റെ മഹിമയാണ് എന്ന് പറയും. അത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ശരിക്കുള്ള ഉത്തരവില്ലെന്നേ ഉള്ളൂ അതിന്റെ അർത്ഥം. എന്താ അതിന്റെ മഹിമ? ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, സംഭവിക്കാതിരുന്നു കൂടെ എന്ന് ചോദിക്കാൻ കൂടി അവകാശമില്ല. സംഭവിച്ചു കഴിഞ്ഞു, പിന്നെ എങ്ങനെയാ ചോദിക്കുന്നു? അത് ചോദ്യോത്തരങ്ങൾക്ക് അപ്പുറമാണ്. സർവവ്യാപാരം തത്ര അധ്യാരോപ്യ, ഇവിടെ സർവവ്യാപാരങ്ങളെയും ആരോപ്യ സർവപ്രവർത്തികളെയും ആണ് ഞാൻ സുഖി, ഞാൻ ദുഃഖി. സ്ഥൂല സൂക്ഷ്മങ്ങളിലെല്ലാത്തിനും ഇതെല്ലാം ആരോപിച്ചിട്ട് സർവവ്യാപാരം എവിടുന്ന് വന്നു? ഈ വ്യാപാരങ്ങളെല്ലാം നാമരൂപഗതം. സർവവ്യാപാരം ഈ നാമരൂപങ്ങളിൽ ഉണ്ടായ വ്യാപാരങ്ങളെ ആ കൂട്ടസ്ഥനിലേക്ക് ആരോപിക്കുന്നു. ആരോപിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന പേരോടുകൂടിയവനാണ്, ഞാൻ ഇന്ന പ്രവൃത്തിയോടുകൂടിയവനാണ്, ഇങ്ങനെ ആരോപിക്കുന്നു. ഉണരുമ്പോൾ അതാണല്ലോ മനസ്സിലാക്കുന്നു, ഞാൻ രാമനാണ്, ഞാൻ ഉറങ്ങുന്നവനാണ്, ഞാൻ ഉണരുന്നവനാണ്, ഇങ്ങനെ ആരോപിക്കുന്നു. തന്നിലേക്ക് ആരോപിക്കുന്നു. അവിടെ പറയുന്നില്ല ഞാൻ ഉറങ്ങുന്നവനാണ്, ഞാൻ ഉണരുന്നവനാണ്, ഇതൊക്കെ ആരോപിക്കുന്നില്ല. തത്ര ആരോപ്യ എന്താണ് സർവവ്യാപാരം നാമരൂപഗതം. ഈ നാമരൂപങ്ങളിലുള്ള സർവവ്യാപാരങ്ങളിൽ തന്നിൽ ആരോപിക്കുന്നു. തന്റെ സ്വച്ഛമായ സ്വരൂപത്തിൽ ആരോപിച്ചിട്ട് ജ്യോതിർധർമ്മച്ച നാമരൂപയോർ, ജ്യോതിർധർമ്മങ്ങളെല്ലാം ഈ നാമരൂപങ്ങളിൽ ആരോപിക്കുന്നു. ചൈതന്യധർമ്മങ്ങളെയൊക്കെ ആരോപിക്കുന്നു, ബോധത്തെ ആരോപിക്കുന്നു. ചൈതന്യത്തിന് എന്താ ധർമ്മമുള്ളത്? ചൈതന്യം എന്ന് പറയുന്നതല്ലേ കൂടസ്ഥനായിരിക്കുന്നു. പിന്നെ അതിനല്ലേ പറയുന്നത് സാക്ഷിയാണ്. പിന്നെ ആ ചൈതന്യത്തെയല്ലേ പറയുന്നത് ഇതാ അറിവ് എന്ന് പറയുന്നു. ചൈതന്യം നിർധർമ്മകമാണെങ്കിലും അവിടെയും ഈ ആരോപണങ്ങളെല്ലാം വരുന്നു. അതിനെ തന്നെ സാക്ഷിയാണെന്ന് പറയുന്നു. പിന്നെ അതിനെ തന്നെ വികാരിയാണെന്ന് പറയുന്നു. അതിനെ തന്നെ പറയുന്നു ഇതാ നാനാത്വ ബോധമെന്ന് പറയുന്നു. പിന്നെ അതിനെ തന്നെ പറയുന്നു അഭിമാനം എന്ന് പറയുന്നു. ഒക്കെ ചൈതന്യത്തിന് പറയുന്നില്ലേ. നാമരൂപേച്ച ആത്മജ്യോതിഷി തിരിച്ച് ആ നാമരൂപങ്ങളെയൊക്കെ തന്നിൽ ആരോപിക്കുന്നു. അപ്പൊ തന്നിൽ അവിടെ വന്നില്ലേ നാമം, അഹം എന്നുള്ള നാമം വന്നു, അഹം എന്നുള്ള രൂപവും വന്നു. ബോധത്തിൽ അങ്ങനെ ഒരു രൂപം വന്നു, അഹം എന്നുള്ള രൂപം. ഇതെല്ലാം ആരോപിക്കുന്നു. അങ്ങനെ സർവവ്യാപാരം നാമരൂപഗതം തത്ര അധ്യാരോപ്യ തന്നിൽ ആരോപിച്ചിട്ട് ജ്യോതിർധർമ്മം ച നാമരൂപയോഹോ. ആ ജ്യോതിർധർമ്മങ്ങളെ നാമരൂപത്തിൽ അത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ മനസ്സിലാകും. അഹം എന്നുള്ള സ്ഫുരണത്തിൽ തന്നെ ഇത് സംഭവിക്കുന്നു. അവിടെ ആ സ്ഫുരണം ബോധം എന്ന് പറയുന്നതാണ് ജ്യോതിർധർമ്മം. കാരണം അത് സ്വതന്ത്രമല്ല ആ ബോധം. അത് ബോധമാണെങ്കിൽ സ്വതന്ത്രമല്ല, കാരണം അതിന് നമുക്ക് അഹത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പറയും ബോധം അഹമാകാരമായ ബോധം എന്ന് പറയും. അഹം എന്ന് പറയുന്ന ഒരു രൂപത്തെ പ്രാപിച്ചിരിക്കുന്നു ബോധം. അതാർക്കാ കഴിയുന്നത്? ശരി, ഇത് ബോധമാണ്, ഇത് അഹമാണ് എന്ന് വേർതിരിക്കാൻ അറിയാൻ കഴിയില്ല. ജാഗ്രതയിൽ ഒരാളിനും തന്നെ ഇത് ചിത്താണ് ഇത് ജഡമാണെന്ന് വേർതിരിപ്പിച്ച് കാണിക്കാൻ പറ്റില്ല. ആർക്ക് സാധ്യമല്ല. കാരണം അതിൻ്റെ ബന്ധം എന്ന് പറയുന്നത് താതാത്മ്യമാണ്. താതാത്മ്യത്തെ ഒരിക്കലും വേർതിരിക്കാൻ കഴിയില്ല. ഉഷ്ണത്തിന് അഗ്നിയോടുള്ള ബന്ധം എന്ന് പറയുന്നത് താതാത്മ്യമാണ്. അതിനെ ഒരിക്കലും ആർക്കും മാറ്റാനൊക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ ഇരുന്നു കൊണ്ട് ഈ ചിത്തനെയും ജഡത്തെയും വേർതിരിക്കാൻ പറ്റത്തില്ല. കാരണം അത് തമ്മിൽ വന്നു കഴിഞ്ഞാൽ ബന്ധം അതാണ്, താതാത്മ്യമാണ്. അഗ്നിയും ഉഷ്ണവും പോലെ ഒന്നായിപ്പോയി, വേർതിരിച്ചെടുക്കാൻ പറ്റത്തില്ല. പാലും വെള്ളം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയാൽ രണ്ടേ ഉണ്ടാവില്ല. പക്ഷെ ബുദ്ധിയുള്ളവൻ മനസ്സിലാക്കും. ആരാ ബുദ്ധിയുള്ളവൻ? അത് ചേർത്തവൻ. അവൻ മനസ്സിലാക്കും ഇതിൽ പകുതി പാലാണ് പകുതി വെള്ളമാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? വിവേകം സംഭവിക്കുന്നു. രണ്ടിനെ കുറിച്ചുള്ള ബോധമുണ്ടാകും. പിരിവ് രണ്ട് രണ്ടായിട്ട് മാറുമില്ല. അതുപോലെയാണ് ഇവിടെ ചിത്തും ജഡവും തമ്മിലൊരു താതാത്മ്യം സംഭവിച്ചു കഴിഞ്ഞു. മാറ്റാൻ ഒക്കത്തില്ല. എനിക്ക് ബോധമുണ്ട്, ജ്ഞാനമുണ്ട്. അതുകൊണ്ട് ഞാൻ ചിത്തിനെ വേർതിരിച്ചറിയുന്നു, ജഡത്തെ വേർതിരിച്ചറിയുന്നു എന്നൊക്കെ പറയും. ശുദ്ധ സംബന്ധം. ബോധത്തിന് അങ്ങനെ ഒരു ശേഷിയില്ല. കാരണം ബോധത്തെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? കാരകം, ജ്ഞാപകം, ബോധം കേവലം ജ്ഞാപകമാണ്, അത് കാരകമല്ല, അതിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല, അതിന്റെ ആവശ്യമില്ല. പറയും ചത്തുപോയി, അതാ ശരീരം കിടക്കുന്നു. ഇതിന്റെ അവയവങ്ങളെ വേർപെടുത്താം. അങ്ങനെയുള്ള ഒരു വേർപിരിയൽ സംഭവിക്കാം. പക്ഷെ ചൈതന്യം അങ്ങനെയല്ല, അത് അതിന്റെ ബന്ധം താതാത്മ്യമാണ്. താതാത്മ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ സ്വരൂപമായി തന്നെ ഇരിക്കുകയാണ് ചൈതന്യം. ജഡത്തിന്റെ എന്താണെന്റെ സ്വരൂപം? ജഡത്തിന്റെ സ്വരൂപം എന്താണ്? അത് ചൈതന്യമാണ്. അവന് എങ്ങനെ വേർതിരിക്കാൻ കഴിയും? ബാഹ്യമായുള്ള ഒരു വേർതിരിവ് ഒരിക്കലും സാധ്യമേ അല്ല. അങ്ങനെ സാധ്യമാണ്. ഞാൻ എന്താണ്, ഇതിനെ ജഡം ആയി വേറെയാണ്, ഇത് ചെത്ത് വേറെയാണ്, ഇങ്ങനെ വേർതിരിച്ചറിയുന്നു, ഞാൻ അറിയുന്നു, അല്ലെങ്കിൽ എന്റെ ഗുരു അറിയുന്നു എന്നൊക്കെ പറയുന്നു അസംബന്ധം. താതാമ്യമുള്ള ഒരിടത്തും വേർതിരിവ് സാധ്യമല്ല. ഭൗതികമായി വേർതിരിക്കാൻ പറ്റില്ല. ഭൗതികമേ അല്ലല്ലോ പിന്നെങ്ങനെയാ ഭൗതികമായി വേർതിരിക്കുന്നത്? മറിച്ച് അവിടെ വിവേകം മാത്രം ഉണ്ടാകുന്നു. ആ വിവേകവും ഇവിടെ സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? തത്ര അധ്യാരൂപ്യ നാമരൂപഗതം സർവവ്യാപാരം തത്ര അധ്യാരൂപ്യ നാമരൂപഗതമായിരിക്കുന്ന സർവവ്യാപാരങ്ങളെയും അവിടെ ആരോപിച്ചിട്ട് അതിനോട് താതാത്മ്യപ്പെടുത്തിയിട്ടെന്നർത്ഥം. ജ്യോതിർധർമ്മച നാമരൂപയോഹോ, ജ്യോതിർധർമ്മത്തെ നാമരൂപത്തിലാണ് പറഞ്ഞത്. അത് ഏറ്റവും സൂക്ഷ്മമായ അഹം എന്നുള്ള ബോധം തുടങ്ങി അവിടെ തന്നെ വന്നു, നാമരൂപം വന്നു, ബോധത്തിന് അഹം എന്നുള്ളൊരു ആകാരം വന്നു, അഹം എന്നുള്ളൊരു ശബ്ദവും വന്നു. നാമരൂപിച്ച ആത്മജ്യോതിഷി, ആ നാമരൂപങ്ങളെ തന്നെയുള്ള ആത്മജ്യോതിഷിൽ, ആ ചൈതന്യത്തിൽ എന്താണ് പൂർവ്വത്തോട് ചേർന്ന് അധ്യാരോപ്യ അവിടെ ആരോപിച്ചിട്ട്, ആരോപിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ താതാത്മ്യമായി ബോധിച്ചിട്ടെന്നർത്ഥം. ഞാൻ എന്ന് താതാത്മ്യമായി ബോധിക്കുന്നതാണ് ഇവിടുത്തെ ആരോപണം. എന്താ ആർക്കെങ്കിലും ഈ ശരീരത്തിൽ നിന്ന് ഞാൻ വേർപ്പെടുത്തി കാണിക്കാൻ പറ്റും? ഏതെങ്കിലും ഗുരുവിന് സാധിക്കും? ഒരിക്കലും സാധ്യമല്ല. പറയും എന്താണോ, ആ ഇത് വേറെ ഞാൻ വേറെ, ആ വിവേകം അത്രേ സാധ്യമാകും. രണ്ടിനെ രണ്ടാക്കി എടുത്ത് കാണിക്കാൻ കഴിയത്തില്ല. അതാണത് ജ്ഞാപകം മാത്രമാണെന്ന് പറയുന്നു, കാരകമല്ല. ക്രിയകൾ കാരകമാണ്, അതാണ് ഉപാസനയും മറ്റും കാരകമാണ്. അതാണ് ഉപാസനയും മറ്റും ചെയ്തു കഴിഞ്ഞാൽ എവിടെ എത്തിച്ചേരും? സമാധിയിലെത്തിച്ചേരും. അത് കാരകമാണ്, ഫലത്തെ ഉണ്ടാക്കുന്നു. സമാധി പോലെയുള്ള ഫലത്തെ അതിനുണ്ടാക്കാൻ കഴിയും, ബോധത്തിനോ അത് കഴിയത്തില്ല. അത് ബോധം മാത്രം, കേവലമായ അറിവ് മാത്രം, സത്യ അസത്യങ്ങളെ കുറിച്ചുള്ള ബോധ്യപ്പെടൽ അത് മാത്രം. അതില്ലാത്തതുകൊണ്ട്, അതുകൊണ്ട് വളരെ ലളിതമായി പറയുന്നു, എന്താ അതിനൊക്കെ കാരണം? അറിവില്ലായ്മ. എന്താ അതിൻ്റെയൊക്കെ പരിഹാരം? അറിവ്. ഇവിടെ ഇതേ പറയുന്നു, സർവപ്രശ്നങ്ങൾക്കും കാരണമായിരിക്കുന്ന എന്താണ്? അറിവില്ലായ്മ. സർവപ്രശ്നങ്ങളുടെയും പരിഹാരം എന്താണ്? അറിവ്. വേറൊന്നുമില്ല. അതുകൊണ്ടെന്ത് വരുന്നു? അറിവില്ലായ്മ കൊണ്ട് മോമുഹ്യതേ അയം ആത്മാ. പക്ഷെ കേവലം അറിവില്ലായ്മയെ മാത്രമല്ല പറയുന്നു, ആ അറിവില്ലായ്മയെ തുടർന്ന് പലത് സംഭവിക്കുന്നു. അതാണ് ഈ മുൻഭാഗങ്ങളിൽ വിശദീകരിച്ചത്. എന്താണ് അധ്യാരോപം എന്നും മറ്റും പറഞ്ഞു, അത് അറിവില്ലായ്മയെ തുടർന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഈ ചിത്തും ജഡവും തമ്മിൽ വരുന്ന താതാത്മ്യം, അതുവരെ കേവലം ചിത്ത് മാത്രമായിരുന്നു. പക്ഷേ ഈ അറിവില്ലായ്മയെ തുടർന്ന് ഉടനെ തന്നെ അവിടെ ജഡം പ്രത്യക്ഷമായി, പ്രകടമായി. കേവലമായ ചിത്തിലെങ്ങനെ ജഡം പ്രകടമായി? സ്വപ്നത്തിൽ പ്രകടമാകുന്നു, ആനയും കുതിരയൊക്കെ പ്രകടമാകുന്നു. അത് പ്രകടമായി കഴിഞ്ഞാലോ സ്വപ്നത്തിലൊരു ശരീരം കിട്ടി, ഉടൻ തന്നെ അതിൽ അഭിമാനം വന്നു. ഞാൻ അഭിമാനം കൊണ്ട് അഭിമാനത്തോടെന്നുള്ള വ്യവഹാരങ്ങൾ നടക്കുന്നു. എങ്ങനെയാണോ അത് സ്വപ്നത്തിൽ നടക്കുന്നത്, അതുപോലെ ജാഗ്രതയിലും നടക്കുന്നു. അപ്പൊ കേവലമായ ചിത്തിൽ അറിവില്ലായ്മ കൊണ്ട് ഇതെല്ലാം പ്രകടമാകുന്നു. ഒന്നാലോചിച്ച് നോക്കുക, ഈ ജാഗ്രതത്തിനെ കുറിച്ച് ബോധമുള്ള ഒരുവന് സ്വപ്നം സംഭവിക്കും? ഒരിക്കലും സംഭവിക്കത്തില്ല. ജാഗ്രതത്തിനെ കുറിച്ച് ബോധമുള്ളപ്പോൾ ജാഗ്രതയെ സംഭവിക്കുന്നുള്ളൂ. സ്വപ്നം നഷ്ടപ്പെട്ടു പോയി, അത് ഉണ്ടായിരുന്നപ്പോൾ ഈ ജാഗ്രത ബോധം ഉണ്ടായിരുന്നില്ല. ഇതുപോലെ ഈ ജാഗ്രതത്തിനെ കുറിച്ചുള്ള ബോധമില്ലാത്ത ആ സ്ഥാനത്താണ് ജാഗ്രത ബോധം ഇല്ലാത്തടത്ത് സ്വപ്നം പ്രകടമായി. അതുപോലെ ആണ് സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ബോധമില്ലാത്തടത്ത് ഇത് പ്രകടമായി, അതിനോട് താതാത്മ്യം വരുന്നു. ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങൾ, സ്വാനുഭവസിദ്ധമായ കാര്യങ്ങൾ. അതിനെക്കുറിച്ചുള്ള വിവേകത്തെയാണ് ഇവിടെ പറയുന്നത്. ആ വിവേകമില്ലാത്തതുകൊണ്ട് സർവലോകോ മോമഹിതേ ജ്യോതിഷി, ഈ ജ്യോതിഷിൽ തന്നെ ഏതൊരു ജ്യോതിസിലാണോ ഇതെല്ലാം ആരോപിച്ചത്, ആ ജ്യോതിസിൽ തന്നെ സ്വസ്വരൂപത്തിൽ തന്നെ മോഹിക്കുന്നു. എന്നുവെച്ചാൽ ജ്യോതിസിനെ സംബന്ധിച്ചുള്ള ബോധമില്ലാതിരിക്കുന്നു, അറിവില്ലാതിരിക്കുന്നു. ആ മോഹത്തിൻ്റെ പ്രകടഭാവം എങ്ങനെയാണ്? എങ്ങനെയാണ് മോഹം പ്രകടമായിരിക്കുന്നത്? മോഹം എല്ലാവർക്കും പ്രകടമാണ്. മോഹത്തിന് ഭാഷകാരൻ നേരത്തെ രണ്ടർത്ഥം പറഞ്ഞു. ഒന്ന് അറിവില്ലാതിരിക്കുക, മറ്റൊന്ന് അറിയുക. രണ്ടും മോഹമാണ്. രണ്ടിനെയും മോഹം എന്നാ പറയുന്നത്? അറിവില്ലായ്മയും അതും മോഹമാണ്. അറിവുണ്ടായാലും മോഹമാണ്, അറിവും മോഹമാണ്. എങ്ങനെയാണ് അറിവില്ലാമ എന്ന ആ മോഹം നമ്മൾ മനസ്സിലാക്കി. ഇനി അറിവ്, ആ മോഹം എങ്ങനെയാണ് പറയുന്നത്? അയം ആത്മാ, ഇതൊരു മോഹമാണ്. നായം ആത്മാ, ഇതാത്മാവല്ല, ഇതൊരു മോഹമാണ്. ഇതാത്മാവാണെന്നൊരു മോഹം, ആത്മാവല്ല എന്നൊരു മോഹം. ഇത് അറിവാകുന്ന മോഹമാണ്. അറിവില്ലായ്മ എന്നുള്ള മോഹമല്ല, ഇതൊക്കെ അറിവല്ലേ. ഞാൻ ആത്മാവാണെന്ന് പറയുന്നു, അവിടെ ഞാൻ ആത്മാവാണ് എന്ന് പറയുമ്പോൾ അയം ആത്മാന്നാണ് പറയുന്നത്. ഈ ഞാൻ ആണ് അയം ആത്മാന്ന് പറഞ്ഞാൽ ഈ ഞാൻ, ഇതാണ് ഞാൻ. അത് ഇന്ന് പറഞ്ഞ പെണ്ടത്തെ ഉദ്ദേശിച്ച് പറയുന്നു, ഇതാണ് ഞാൻ. ഇതൊരു മോഹമാണ്. വേറെ നയം ആത്മാല്ല, ഇതല്ല ഞാൻ എന്ന് പറയും. ഞാനിതല്ല, ഇതും ഒരു മോഹമാണ്. ഏവം ധർമ്മ, എന്റെ സ്വരൂപം ഇന്നതാണ്, ഇന്നതാണ് എന്റെ. തന്നെ കുറിച്ച് തന്നെ പറയും. ഇതും ഒരു മോഹമാണ്, അറിവാകുന്ന മോഹം. അങ്ങനെ പറയുന്നത് നൈവം ധർമ്മം അങ്ങനെ അല്ല എന്ന് പറയും. അതൊരു മോഹമാണ്. കാരണം തത്വം അതെ കുറിച്ച് പറഞ്ഞല്ലോ, അത് കൊടുത്ത അന്തർവികാരമായി. അത് എന്തെല്ലാം ബോധം ഉദയം ചെയ്താലും ശരി, അതെല്ലാം ആ അറിവില്ലായ്മയെ തുടർന്ന് വന്നതാണ്, അറിവില്ലായ്മ കൊണ്ട് വന്നതാണ്. സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണ് ഏത് ബോധം വന്നാലും വരുന്നത്. അപ്പോൾ അറിവില്ലായ്മയാണ് കാരണമെങ്കിൽ അതിനെ തുടർന്ന് വരുന്ന എല്ലാ ബോധവും മോഹത്തിൽപ്പെടുന്നതാണ്. എന്ത് ബോധമെന്ന് വിളിച്ചാലും ശരി, അനാത്മബോധമെന്ന് വിളിച്ചാലും ശരി, ആത്മബോധമെന്ന് വിളിച്ചാലും ശരി, അതിൻ്റെ സ്വരൂപസ്ഥിതി, പരമാർത്ഥസ്ഥിതി നമുക്കറിയാമല്ലോ. അവിടെ ഈ തരത്തിലുള്ള ഒരു മോഹവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, വിപരീതമായ മോഹങ്ങൾ വരുന്നു, വിപരീതമായ അറിവുകൾ വരുന്നു. അത് ഏവം ധർമ്മ, ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. ദൈവം ധർമ്മ, കർത്ത, ഇതൊരു മോഹമാണ്. ഇനി പറയുന്നു അകർത്ത, അതും ഒരു മോഹമാണ്. അത് അകർത്ത എന്ന് പറയുന്നത് തന്റെ പരമാർത്ഥ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധമല്ലേ എന്ന് ചോദിക്കും. ആണ്, പരമാർത്ഥ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധമാണെങ്കിലും ഇങ്ങനെ പരമാർത്ഥ സ്വരൂപത്തെക്കുറിച്ചുള്ള ഒരു ബോധം എന്തുകൊണ്ടുണ്ടായി? അതിൻ്റെ ആവശ്യം എന്തുകൊണ്ട് വന്നു? പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ബോധമില്ലായ്മയാണല്ലോ ഇങ്ങനെ ഒരു ബോധത്തിന് ഹേതുവായത്. അപ്പോൾ ഈ ബോധവും എന്താണ്? ആ മോഹത്തിൽ പെടുന്നു. സാധാരണ വേറെ ഭാഷ പറയുമല്ലോ, വിദ്യ എന്ന് പറയുന്നതും അവിദ്യയാണെന്ന് പറയുന്നു. അത് തന്നെ ഇവിടെ വേറെ രീതി പറയുന്നു. കർത്താകർത്ത, ശുദ്ധോ അശുദ്ധ, ഞാൻ രാഗദ്വേഷാദി വികാരങ്ങളോട് കൂടിയിരിക്കുന്നതുകൊണ്ട് അശുദ്ധനാണ്, അല്ല, ഞാൻ സച്ചിദാനന്ദ സ്വരൂപനായുള്ള ശുദ്ധനായിരിക്കുന്നു. ഇതും ഒരു മോഹമാണ്. ബദ്ധോ മുക്ത പറയുന്നു, ഞാൻ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു, ബദ്ധനാണെന്ന് പറയുന്നു, അല്ല, ഞാൻ പരമാർത്ഥ സ്വരൂപനായതുകൊണ്ട് മുക്തനാണെന്ന് പറയുന്നു. ഇതിനെല്ലാം കൂടെ ചേർത്തൊരു പേര് വിളിച്ചാൽ അതിന് പറയും മോഹം. പക്ഷെ നമ്മളതിനെ വേർതിരിക്കും. ഒന്ന് ജ്ഞാനം, മറ്റൊന്ന് അജ്ഞാനം എന്ന് വേർതിരിക്കും. ഇവിടെ പൊതുവെ പറയുകയാണ്, ഇതെല്ലാം അറിവില്ലായ്മയെ തുടർന്ന് ഈ ജാഗ്രതയിൽ സംഭവിക്കുന്നതായതുകൊണ്ട് ഇതിനെല്ലാം പൊതുവായ ഒരു പേര് വിളിച്ചാൽ അതിനെ പറയും മോഹം. ഇതും അറിവില്ലായ്മയാണ്. സ്ഥിത ഗത, ഞാൻ സ്ഥിതനായിരിക്കുന്നു എന്ന് വെച്ചാൽ ചലനമറ്റവനായിരിക്കുന്നു, നിർവികാര കൂടസ്ഥനായിരിക്കുന്നു. അല്ല, ഗത അഗത, പോവുകയും വരികയും ചെയ്യുന്നവനാകുന്നു. അസ്ഥി അഹമസ്മി, ഞാൻ കേവലം സത്താ സ്വരൂപനാണ്. നാസ്തി, അല്ല, ഞാൻ കേവലം ശൂന്യനാണ്. ഇത്യാദി വികൽപ്പഹി, ഇങ്ങനെ നാനാതരത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബോധങ്ങളും മോഹമാണ്. മോഹമാണെങ്കിലും അതിൽ ചിലത് ഗ്രാഹ്യമാണ്, ചിലത് ത്യാജ്യമാണ്. സാധന പറയാനുള്ളൂ, ഒരു മുള്ളിനെ എടുക്കുന്നതിന് വേറൊരു മുള്ളിനെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന പോലെ ഇതിനെല്ലാത്തിനെയും ഒരേ വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് വിചാരിച്ച് ഇതിൽ ഗ്രാഹ്യം ത്യാജ്യം എന്ന് രണ്ട് വിഭാഗമില്ലെന്നല്ല, പക്ഷെ ആ തത്വത്തിൻ്റെ നിലയിൽ പറയുകയാണ്. തത്വത്തിൻ്റെ നില എന്ന് പറയുന്നതാണ് നിർവികാര കൂടസ്ഥമായിരുന്നു. പക്ഷെ ഇതെല്ലാം സംഭവിച്ചു. ഇത് സംഭവിച്ചതിന് എന്താ കാരണം? ബുദ്ധി അന്വേഷിക്കുമ്പോൾ പറയുന്നു, ആ നിർവികാര കൂടസ്ഥ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധമില്ലായ്മ അതുകൊണ്ടാണ്. ശരി, എന്നാൽ പിന്നെ എന്ത് വേണം? ബോധം വേണം. അപ്പോൾ ബോധമില്ലായ്മയെ തുടർന്ന് വരുന്ന എല്ലാ ബോധങ്ങളും, അത് പരമാർത്ഥ ബോധമായാണെങ്കിലും ശരി, അപരമാർത്ഥമായ ബോധമാണെങ്കിലും, എല്ലാം ഈ മോഹം എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ്. അതിൽ ഒന്നിനെ കൊണ്ട് മറ്റൊന്നിനെ ഇല്ലാതാക്കുന്നു. അറിവ് കൊണ്ട് അറിവില്ലായ്മ ഇല്ലാതാക്കുന്നു. പറയുന്നു, എല്ലാ അറിവും പരമാർത്ഥമാണ് എന്നുള്ള ബോധമുണ്ടാകുന്നു. അപ്പോൾ ആ പരമാർത്ഥമായ തൻ്റെ സ്വരൂപം സംസാരാതീതമാണ്, നിത്യമുക്തമാണ്, ജനന മരണങ്ങൾ അറ്റതാണ് എന്ന് ബോധിക്കുന്നു. അങ്ങനെ ഒരു ബോധത്തിൽ ബോധമില്ലായ്മ നശിക്കുന്നു. അതിനെ പറയുന്നൂടെ അത് പരമാർത്ഥ സ്ഥിതിയാണ്. ആ പരമാർത്ഥ സ്ഥിതി അതിനെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന ഉപായങ്ങളും എല്ലാം ആ ബോധത്തിന് തടസ്സമായി നീക്കുന്നതും എല്ലാം രണ്ട് ചിന്തയും, എന്താണ് ബദ്ധൻ എന്നുള്ള ചിന്തയും അതുപോലെ മുക്തൻ എന്നുള്ള ചിന്തയും, ആ ഒരു തലത്തിൽ അജ്ഞാനത്തെ തുടർന്ന് വന്നതാണെന്നുള്ള ആ തലത്തിൽ രണ്ടിനും ഒരേ സ്ഥാനമാണ്. പരമാർത്ഥം ഏതാണ്? ആ അജ്ഞാനവും ഇല്ലാതിരുന്ന കേവലമായ ജ്യോതിസ്വരൂപം, അതാണ് പരമാർത്ഥം. ഇത്തരത്തിലൂടെ പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധത്തെ തരികയാണ് ശ്രുതി. എന്താണ് പരമാർത്ഥം എന്ന് ബോധിപ്പിക്കുകയാണ്. പക്ഷെ ഈ ഒരു ബോധത്തെ ആശ്രയിച്ച് ഈ പറയുന്ന അറിവില്ലായ്മയെ നിഷേധിക്കാൻ പറ്റും. ഇതൊരു മോഹമാണെങ്കിലും, ഇതും ഒരു മുള്ളാണെങ്കിലും ഇതുകൊണ്ട് മറ്റേ മുള്ളിനെ എടുക്കാൻ കഴിയും. പക്ഷെ എന്നാൽ ഇത് ആത്യന്തികമല്ല, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എന്താണ്? ഇതെല്ലാം ആ പരമാർത്ഥമായിരിക്കുന്ന സത്യത്തിൽ നിന്ന് അന്യമല്ല. ആ രീതിയിലും മനസ്സിലാക്കാം. അത് ഒന്നിനെ അന്യ രീതിയും മനസ്സിലാക്കുക എന്ന് പറയും, ഒന്നിനെ വ്യതിരേക രീതിയും മനസ്സിലാക്കുക എന്ന് പറയും. രണ്ടിൻ്റെയും താല്പര്യമൊന്നുമല്ല. അതല്ല, ഇതിൻ്റെ പരമാർത്ഥം എന്താണെന്ന് ബോധിക്കുക. ആ ബോധത്തിൽ എല്ലാം അവസാനിക്കുന്നു, സംസാരം അവസാനിക്കുന്നു. അതിൻ്റെ ഫലത്തെ മുക്തി എന്ന് പറയും. ശിഷ്യതി ഓം ശാന്തി ശാന്തി.